സ്മരിച്ചുകൊണ്ട് ശ്രീമദ്ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 9. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാ പ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ യാ പരാ. ശ്ലോകത്തിൽ ജ്ഞാനനിഷ്ഠയെക്കുറിച്ച് പറഞ്ഞു. അവിടെ ജ്ഞാനനിഷ്ഠ, അതെങ്ങനെ സംഭവിക്കും എന്നാണ് ഇവിടെ ചോദിച്ചത്. കാരണം ജ്ഞാനവും ആത്മാവും രണ്ടും നിരാകാരമാണ്. ജ്ഞാനവും ആത്മാവും നിരാകാരമായിരിക്കും ജ്ഞാനനിഷ്ഠ. അത് എങ്ങനെ സംഭവിക്കും? അതിന് ഇവിടെ സമാധാനം പറഞ്ഞു. ജ്ഞാനവും ആത്മാവും സൂക്ഷ്മമാണ്, ബുദ്ധിയും നിർമ്മലമാണ്, സ്വച്ഛമാണ്, അത് സൂക്ഷ്മമാണ്. ആത്മാവും അതുപോലെയാണ്. ആത്മപ്രതിബിംബം അത് ബുദ്ധിയിലേക്കും ഇന്ദ്രിയങ്ങളിലേക്കും ദേഹത്തിലേക്കും എല്ലാം വരുന്നു. ബുദ്ധി തുടങ്ങി ദേഹം വരെ ആത്മചൈതന്യ ആഭാസം ഉണ്ടെന്ന് പറഞ്ഞു. ആത്മഛായയുണ്ട്. അപ്പൊ ആത്മനിഷ്ഠ എന്തിനു വേണ്ടി? ആത്മചൈതന്യ വിജ്ഞാനത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് അനാത്മവസ്തുക്കളെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ആത്മജ്ഞാനത്തെ വിധിക്കുകയാണ്. ആത്മജ്ഞാനത്തെ ഉണ്ടാക്കാനോ ഒന്നുമുള്ള ശ്രമം ഉണ്ടാകും, അനാത്മജ്ഞാനത്തെ നിരാകരിക്കാനുള്ള ശ്രമമാണ്. അതിലൂടെ പറഞ്ഞു, ദേഹ ചൈതന്യവാദികളുണ്ട്, മനസ്സാണ് ആത്മാവെന്ന് പറയുന്നവരുണ്ട്, ഇന്ദ്രിയം ആത്മാവെന്ന് പറയുന്നവരുണ്ട്, ബുദ്ധി ആത്മാവെന്ന് പറയുന്നവരുണ്ട്, അവ്യക്തമജ്ഞാനം അത് ആത്മാവെന്ന് പറയുന്നവരുണ്ട്, അങ്ങനെ പല കൂട്ടരുമുണ്ട്. അവിടെ എല്ലാം എന്ത് സംഭവിച്ചിരിക്കുന്നു? ബുദ്ധി തുടങ്ങി ദേഹം വരെ ഉള്ളവയും ആത്മഭ്രാന്തിയാണ്. അതുകൊണ്ടാണ് കരുതുന്നത് എന്ന് പറഞ്ഞു. ഇനി അടുത്ത് അതുപോലെ വിജ്ഞാനവാദികൾ എന്ന് പറയുന്ന ബൗദ്ധന്മാരെ കുറിച്ച് പറയുന്നു. അതേവഹി വിജ്ഞാനവാദിനോ ബൗദ്ധ, വിജ്ഞാനം വ്യതിരേകേണ വസ്തുയേവ നാസ്തി പ്രതിപന്നാഹ. വിജ്ഞാനവാദികളായ ബൗദ്ധന്മാർ, ബുദ്ധന്റെ അനുയായികളിൽ ഒരു വിഭാഗമാണ് വിജ്ഞാനവാദികൾ. അവരെന്താണ് പറയുന്നത്? വിജ്ഞാനം വ്യതിരേകേണ വസ്തുയേവ നാസ്തി, വിജ്ഞാന ഭിന്നമായിട്ട് വസ്തുവേയില്ല എന്ന് അവർ പറയുന്നു. പ്രതിപന്ന അങ്ങനെയാണ് അവർ ധരിച്ചിരിക്കുന്നത്. അറിയുന്നവനും അറിവും അറിയപ്പെടുന്ന വസ്തു ഇതെല്ലാം വിജ്ഞാനമാണ് എന്നവർ പറയുന്നു. പിന്നെ ഒരു ഉദാഹരണം പറയുന്നു, സ്വപ്നം. സ്വപ്നത്തിൽ എന്താണ്? സ്വപ്നം കാണുന്നവനും സ്വപ്നത്തിലെ അറിവും സ്വപ്നത്തിലെ വിഷയങ്ങളും എല്ലാം വിജ്ഞാനമാണ്. അതുകൊണ്ട് വിജ്ഞാനമല്ലാതെ മറ്റൊന്നുമില്ല. ഇതാണ് വിജ്ഞാനവാദികളുടെ സിദ്ധാന്തം. അതാണ് വിജ്ഞാനം വ്യതിരേകയാണ് വസ്തുവിവരണം. വിജ്ഞാനത്തിൽ നിന്ന് ഭിന്നമായി മറ്റൊന്നുമില്ല എന്ന് പറയുന്നു. അതുമാത്രമല്ല, പ്രമാണാന്തര നിരപേക്ഷതാഞ്ച സ്വസംവിധി തത്വ അഭ്യുമേന. ജ്ഞേയം അവർ പറയുന്നത് എന്താണ്? ജ്ഞേയം എന്ന് വെച്ചാൽ അറിയപ്പെടുന്നതല്ല, ജ്ഞാനവ്യാപ്തമാണ്. ജ്ഞാനത്തിൽ നിന്നത് വേറെയല്ല, ജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് ഒന്നല്ല. അപ്പൊ അറിയുന്നവനോ? അറിയുന്നവനും സാധാരണ ജ്ഞാതാവ് അറിയുന്നവൻ എന്ന് പറയുന്നു. ആ അറിയുന്നവൻ ആ ജ്ഞാനത്തിൽ നിന്ന് വേറിട്ടല്ല, ആ ജ്ഞാനം തന്നെ. അതാണ് വിജ്ഞാനവാദി പറയുന്നത്. ജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് ജ്ഞാതാവില്ല. പക്ഷെ അദ്വൈതി പറയുന്ന അങ്ങനെയല്ല, ജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് ജ്ഞാതാവുണ്ട്. നമ്മൾ വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അറിയുന്നവനായ ഒരാളുണ്ട്. ആ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലുമെല്ലാം ആ ജ്ഞാതാവുണ്ട്. അത് ജ്ഞാനത്തിൽ നിന്ന് ഭിന്നമാണ്. ജാഗ്രതത്തിൽ ഉണർന്നിരുന്നു വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അറിവ്, ഇത് പുസ്തകമാണ്, ഇത് മേശയാണ് എന്നൊക്കെ അറിയുന്നത് അറിയുമ്പോൾ അറിവിൻ്റെ ഒരാളുണ്ട്, അറിയുന്നവൻ. അത് തന്നെ സ്വപ്നത്തിനും തുടരുന്നു, അത് തന്നെ സുഷുപ്തിയിലും തുടരുന്നു. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഒന്ന് തന്നെ തുടരുന്നു എന്ന് പറയും. അങ്ങനെ തുടരുന്നുകൊണ്ടാണ് അതിനെ തുരിയൻ എന്ന് പറയുന്നത്. നാലാമത്തേത് എന്നുള്ള അർത്ഥത്തിൽ തുരിയൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അത് ഈ മൂന്നവസ്ഥകളും തുടരുന്നുണ്ട്. അതിന് വിജ്ഞാനവാദികൾ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് ജാഗ്രതത്തിനും സ്വപ്നത്തിനും ആ വിജ്ഞാന നൈരന്തര്യമേ ഉള്ളൂ. ജ്ഞാനം നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊരു ഉദാഹരണം പറയുന്നു, ദീപപ്രഭ പോലെ. ദീപപ്രഭ വാസ്തവത്തിൽ അവിടെ ദീപം എന്ന് പറയുന്ന ഒരു സ്ഥായിയായ വസ്തു, പ്രതിക്ഷണം അവിടെ അഗ്നിയുടെ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പരിണാമ വേഗത കൊണ്ട് നമ്മുടെ മനസ്സതിനെ ഒന്നായി ഗ്രഹിച്ചിട്ട് ഒരു ദീപം എന്ന് പറയുന്നു. വാസ്തവത്തിൽ അവിടെ ഒരു ദീപമല്ല, അതെന്താണ്? അഗ്നി കണികകളാണ്, നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ജ്ഞാനമായിരിക്കുന്നതും ജ്ഞാതാവായിരിക്കുന്നു ഒന്ന് തന്നെ, ഒരേ വിജ്ഞാനം തന്നെ. വിഷയമായിരിക്കുന്നു അത് തന്നെ. അതിനെ ഒരു ആലയ വിജ്ഞാനം, പ്രവൃത്തി വിജ്ഞാനം എന്നെല്ലാം വേർതിരിച്ച് പറയുന്നു. പ്രമാണാന്തര നിരപേക്ഷ ജ്ഞാനത്തിന് വരെ പ്രമാണത്തെ അവർ സ്വീകരിക്കുന്നില്ല. ഞാൻ സ്വയം തന്നെ പ്രമാണമായും പ്രമേയമായും പ്രമാദാവുമായും ഇരിക്കുന്നു. അദ്വൈതത്തിൽ അങ്ങനെയല്ല, അപ്രമാദാവ് വേറിട്ട് നിൽക്കുന്നു ജ്ഞാനത്തിൽ നിന്ന് ഭിന്നമായിട്ട്. സ്വസംവേദിത്വ അഭ്യുമേന, അവർ ജ്ഞാനം സ്വസംവേദ്യമാണെന്ന് കരുതുന്നു. ജ്ഞാനത്തിന് സ്വയം അറിയാൻ കഴിയുമെന്ന് പറയുന്നു. അതും അദ്വൈതം അംഗീകരിക്കുന്ന കാര്യമില്ല. അദ്വൈതി പറയുന്നത് എന്താണോ, സ്വസംവേദ്യമെന്നല്ല, സ്വയം പ്രകാശമെന്നാണ്. അപരോക്ഷമാണെന്ന് പറയുന്നു അദ്വൈതത്തിൽ. മറ്റവർ പറയുന്നത് അങ്ങനെയല്ല, ബോധന്മാർ പറയുന്നത് എന്താണ്, ജ്ഞാനം ജ്ഞാനത്തെ വിഷയമാക്കുന്നു. അത് അദ്വൈതി, അതാണ് രണ്ടും തമ്മിൽ വരുന്ന വ്യത്യാസം. ജ്ഞാനത്തെ ന്യായമായി സ്വീകരിക്കുന്നു, ജ്ഞാനം അറിവിന് വിഷയമാണെന്ന് പറയുന്നു ക്ഷണിക വിജ്ഞാനം പറയുന്നു. അദ്വൈതി പറയുന്നു അത് സാധ്യമല്ല, ജ്ഞാനം സ്വയം അപരോക്ഷമാണ്, അതുകൊണ്ട് തന്നെ അതിന് സ്വയം ന്യായമാകേണ്ട ആവശ്യമുണ്ട്. സ്വയം അപരോക്ഷമായിരിക്കുന്ന ഒരു വസ്തുവിന് മറ്റൊരറിവിന് വിഷയമാകേണ്ട ആവശ്യം വരുന്നില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പ്രമാണാന്തര നിരപേക്ഷത എന്നുവെച്ചാൽ സ്വയം തന്നെ അറിയാം, അതുകൊണ്ട് മറ്റൊരു പ്രമാണത്തിന്റെ ആവശ്യമുണ്ടാവും എന്നാണ്. ഇവിടെ അദ്വൈതിയും പറയുന്നു ആത്മാവ് പ്രമാണാന്തര നിരപേക്ഷമാണ്, പക്ഷെ അത് സ്വസംവേദ്യമായതുകൊണ്ടല്ല, സ്വയം അപരോക്ഷമായതുകൊണ്ടാണ്. അപരോക്ഷത എന്ന് പറയുന്നത് എന്താണോ, ജ്ഞാനത്തിൽ വരുന്ന ആ ജ്ഞേയത്വത്തെ നിരാകരിക്കുകയാണ്. അതേസമയം ജ്ഞാന ജഡത്തിൽ നിന്ന് ഭിന്നമാണ്, അത് പ്രകാശ സ്വരൂപവുമാണ്. ഇതാണ് രണ്ടും തമ്മിൽ വരുന്ന വ്യത്യാസം. സ്വസംവിധി തത്വം അതും അംഗീകരിക്കുന്നില്ല, ജ്ഞാനത്തിന് സ്വയം അറിയാൻ കഴിയത്തില്ല. തസ്മാത് അവിദ്യാധ്യാരോപണ നിരാകരണം മാത്രം ബ്രഹ്മണി കർത്തവ്യം. അതുകൊണ്ട് ഈ വിജ്ഞാനവാദികളുടെ പക്ഷവും ശരിയല്ല. അതുകൊണ്ട് എന്ത് തത്വത്തേനൂടെ സ്വീകരിക്കുന്നത്? അവിദ്യ അധ്യാരോപണ നിരാകരണം അത് മാത്രം. ആത്മാവിൽ അവിദ്യ കൊണ്ട് എന്തൊക്കെ ആരോപിച്ചോ, അവിദ്യ കൊണ്ട് അതിസൂക്ഷ്മമായ ബുദ്ധി തുടങ്ങി സ്ഥൂല ശരീരം, ബാഹ്യമായ പ്രപഞ്ചം, സർവം ആരോപിച്ചിരിക്കുകയാണ്. അതിനെ നിരാകരിക്കുക, അതിനെ നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ, ഇതൊന്നും ആത്മാവിൽ പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല, അത് നിലനിൽക്കുന്നത് കേവലം കൽപ്പിതമായി മാത്രമാണെന്ന് അംഗീകരിക്കുക. കൽപ്പനയിലെ നിലനിൽക്കുന്നുള്ളൂ, അതാണ് നിരാകരണം എന്ന് പറയുന്നത്. ആ നിരാകരണം എന്ന് പറയുമ്പോൾ അങ്ങനെ ധരിക്കാൻ പാടില്ല, എന്താ അതൊന്നും ഇല്ലാത്തതാണെന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അത് ആരോപിതമായി നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല, ആരോപിതമായി നിലനിൽക്കുന്നു, ത്രികാലത്തിനും ബാധിതമാണ്. ബാധിതം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണോ, സത്യമല്ല, പരമാർത്ഥമല്ല, അതിന്റെ പ്രതീതിയില്ല എന്നുള്ള. അതിന്റെ പ്രതീതി ഇല്ലാതാകുന്നതിന് ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. പ്രതീതി സുഷുതിയിൽ ഇല്ലാതാകുന്നുണ്ട്. സുഷുതിയിൽ നമുക്ക് മനസ്സിന്റെ, ശരീരത്തിന്റെ, പ്രപഞ്ചത്തിന്റെ ഒന്നും പ്രതീതിയില്ല. അവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇല്ല എന്ന്. ഇല്ല എന്ന് പറയുന്നതാണ് ഒരു വസ്തുവിനെ ഇല്ല എന്ന് പറയുന്നതാണ്. നമുക്ക് അനുഭവ വിഷയമാകുന്നില്ലെങ്കിൽ നമ്മളതിനെ ഇല്ല എന്ന് പറയും. വേണമെങ്കിൽ അങ്ങനെ പറയാം, പക്ഷേ പൂർണ്ണമായി അതും ശരിയല്ല. നമുക്കവിടെ അനുഭവ വിഷയം ആകുന്നില്ല എന്ന് പറഞ്ഞാലും അത് പൂർണ്ണമായും ശരിയല്ല സുഷുതിയിൽ. കാരണം അവിടെ വസ്തു ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ദ്വന്ദ്വാത്മക അനുഭവധനമല്ല. എന്നാലും ജാഗ്രതമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് അതിനെ ഇല്ല എന്ന് പറയാറുണ്ട് സുഷുതിയിൽ. പക്ഷെ ഇവിടെ നിരാകരണം എന്ന് പറയുന്ന അതല്ല. നിരാകരണം എന്ന് പറയുന്ന എന്താണ്, പ്രതീതിയെ നിഷേധിക്കുന്നില്ല, മറിച്ച് വസ്തുതയെ നിഷേധിക്കുന്നു. അപ്പോൾ പ്രപഞ്ച അനുഭവത്തെ നിഷേധിക്കുകയല്ല, മറിച്ച് ഈ അനുഭവത്തിൽ അനുഭവപ്പെടുന്ന സത്യത്വത്തെ നിഷേധിക്കുന്നു. അതാണ് കൽപ്പിതമെന്ന് പറയുന്നത്. അപ്പോൾ മിഥ്യ എന്ന് പറയുമ്പോൾ ഇല്ല എന്നുള്ള അർത്ഥം വരുന്നില്ല. സാധാരണ ലൗകികമായി വരുന്ന കേവല നിഷേധം അതല്ല. കേവല നിഷേധം എന്ന് പറയുന്നു, ന എന്ന് പറയുന്നു, അത് ഇല്ല എന്ന് പറയുന്ന അർത്ഥം കിട്ടുന്നു. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. അപ്പൊ അവിദ്യ കൊണ്ട് അധ്യാരോപിച്ചത് തന്നിൽ നിലനിൽക്കുന്നില്ല പരമാർത്ഥത്തിൽ എന്ന് പറയുന്നു. അപ്പോ വസ്തുവിന്റെ പ്രതീതി അംഗീകരിച്ചുകൊണ്ട് തന്നെ വസ്തുവിന്റെ സത്യതയെ നിഷേധിക്കുന്നു. ബ്രഹ്മണി കർത്തവ്യം അതാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് ആണ് ശാസ്ത്രം അല്ലെങ്കിൽ ജ്ഞാനം അത്ര ചെയ്യുന്നത്. നതു ബ്രഹ്മവിജ്ഞാനേ യത്നഃ. അതുകൊണ്ട് ഇവിടെ എന്താണ്, ബ്രഹ്മവിജ്ഞാനത്തിന് വേണ്ടിയുള്ള യത്നമല്ല ചെയ്യുന്നത്. നമ്മൾക്ക് വിജ്ഞാനം, ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ യത്നിക്കാറുണ്ട്, പരിശ്രമിക്കാറുണ്ട്. വിഷയജ്ഞാനത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിശ്രമം. വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ അറിവ് നമ്മൾ സമ്പാദിക്കുന്നു. അതുപോലെ ബ്രഹ്മമെന്ന് പറയുന്നവര് വസ്തുവിനെ കുറിച്ചുള്ള ഒരു പുതിയ അറിവ് സമ്പാദിക്കലല്ല ഇവിടെ ബ്രഹ്മവിജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് നിരാകരണം മാത്രമാണ് അല്ലാതെ ബ്രഹ്മവിജ്ഞാനത്തിൽ ഉള്ള യത്നമല്ല ഇവിടെ എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ ധരിച്ചത് എന്താണോ ജ്ഞാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർജിക്കുന്ന ജ്ഞാനം, സമ്പാദിക്കുന്ന ജ്ഞാനം, അത് ബ്രഹ്മത്തെ സംബന്ധിച്ച് നമ്മൾ അറിവിനെ ആർജിച്ച് ജ്ഞാനിയായി തീരുകയാണ്. ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ നമ്മൾ ധരിക്കുന്നത്? നമ്മൾക്കില്ലാത്ത മറ്റെന്തോ ഒരു ജ്ഞാനമുള്ള ഒരാൾ. നമുക്കില്ലാത്ത ജ്ഞാനം എന്താണ്? നമുക്ക് നമ്മുടെ ജ്ഞാനത്തിനും ആപേക്ഷികതയുണ്ട്. നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ജ്ഞാനമുണ്ട്, ചില കാര്യങ്ങളെക്കുറിച്ച് ജ്ഞാനമില്ല. ഇതല്ലാതെ ഇതിലും വലിയൊരു അറിവുള്ള ആൾ, അതാണ് ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത്. ഇവിടെ എന്ത് പറയുന്നു? അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒരു യത്നം ഇവിടെയില്ല. ബ്രഹ്മജ്ഞാനത്തെ ആരും ആർജിക്കുന്നില്ല, സംരക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രഹ്മജ്ഞാനം നശിക്കുന്നുമില്ല. ആർജിക്കുന്ന ജ്ഞാനങ്ങളെല്ലാം നശിച്ചു. എന്തുകൊണ്ട്? അത് ഉണ്ടാകുന്നതാണ്. ഒരു വസ്തു ഉണ്ടായാൽ നശിച്ചേ പറ്റും. അപ്പം നമ്മൾ പ്രയാസപ്പെട്ട് ബ്രഹ്മജ്ഞാനത്തെ ആർജിച്ചു കഴിഞ്ഞാൽ ആ ബ്രഹ്മജ്ഞാനം നിലനിൽക്കത്തില്ല. ആ ബ്രഹ്മജ്ഞാനം നശിച്ചു. അതല്ല ഇവിടെ അങ്ങനെ ആർജിക്കുന്ന ഒരു ജ്ഞാനത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നു. അങ്ങനെ ആർജിക്കുന്ന ജ്ഞാനമുള്ള ഒരു ബ്രഹ്മജ്ഞാനിയെക്കുറിച്ചുമല്ല. എന്ന് പറഞ്ഞാൽ എന്തായി? ബ്രഹ്മജ്ഞാനമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ജ്ഞാനമില്ല. അങ്ങനെ ഒരു ജ്ഞാനമില്ല. എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞു? ബ്രഹ്മം നിരാകാരമാണ്. നിരാകാരമായ ഒരു വസ്തുവിനെ കുറിച്ച് ആർക്കും ജ്ഞാനം ഉണ്ടാക്കാൻ സാധ്യമല്ല. വിഷയങ്ങളെക്കുറിച്ചും ജ്ഞാനം ഉണ്ടാക്കാം. എന്തുകൊണ്ട്? അതിനൊരു ആകാരമുണ്ട്, അതിന് നിറമുണ്ട്, ആകൃതിയുണ്ട്, ഗുണങ്ങളുണ്ട്. അപ്പം അതിനേക്ക് ആശ്രയിച്ച ഒരു വസ്തുവിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. ഇതൊന്നുമില്ലാത്ത ഒരു വസ്തുവിനെ കുറിച്ച് എങ്ങനെ ജ്ഞാനം ഉണ്ടാവും? അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു ജ്ഞാനമേ ഇല്ല. പിന്നെ എന്താ ചെയ്യുന്നത്? അവിദ്യ അധ്യാരോപണത്തെ നിരാകരിക്കുന്നു. ആ നിരാകരിക്കുന്ന ജ്ഞാനമുണ്ട്. ആ നിരാകരിക്കുന്ന ജ്ഞാനത്തെയാണ് നമ്മൾ ബ്രഹ്മജ്ഞാനമെന്ന് തെറ്റിദ്ധരിക്കുന്നത്. അത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. അത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനമല്ല. അത് നിരാകരണത്തിന് വേണ്ടി മാത്രമുള്ള ജ്ഞാനമാണ്. ബ്രഹ്മവിഷയമായൊരു ജ്ഞാനം ഉണ്ടാകില്ല എന്നർത്ഥം. പിന്നെ ബ്രഹ്മജ്ഞാനമെന്ന് പറയുന്നതോ, ബ്രഹ്മജ്ഞാനമെന്ന് ആവർത്തിക്കാറുണ്ടല്ലോ, പറയുന്നു ആ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ഇതുവരെ ഇല്ലാത്ത ഒരു ജ്ഞാനമല്ല, ആർക്കെങ്കിലും ഇല്ലാത്ത ഒരു ജ്ഞാനമല്ല. അത്യന്ത പ്രസിദ്ധത്വ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നതാണ് അത്യന്തം പ്രസിദ്ധമായിരിക്കുന്നത്. ബ്രഹ്മത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? അത് സ്വയം അപരോക്ഷമെന്നാണ്. സ്വയം അനുഭവരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. സ്വയം അനുഭവരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നിനെ എങ്ങനെ മറഞ്ഞിരിക്കാൻ പറ്റും? മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ അപ്രസിദ്ധമാവും? അപ്രസിദ്ധമാകത്തുമില്ല. ആദ്യം അത് അപ്രസിദ്ധമാണ്, അത് മറഞ്ഞിരിക്കുന്നു എന്ന് തെറ്റായി ധരിക്കുന്നു. അതാണ് വ്യാമോഹം. എന്നിട്ട് അതിൻ്റെ സമ്പാദനത്തിന് വേണ്ടി യത്നിക്കുന്നു. ഇതാണ് മോഹം, അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്നു. ഈ അവിദ്യ മാറണമെന്നേ പറയുന്നുള്ളൂ, അല്ലാതെ ബ്രഹ്മജ്ഞാനത്തെ ആർജിക്കാൻ പറയുന്നില്ല. കാരണം അത് അത്യന്ത പ്രസിദ്ധമായതാണ്, ഒരിക്കലും മറഞ്ഞിരിക്കാവുന്നതാണ്. കാരണം ജ്ഞാനത്തിന് ഒളിച്ചിരിക്കാൻ ഇടമില്ല. ജ്ഞാനത്തിന് ഒരിക്കലും മറയാൻ പറ്റത്തില്ല. അനുഭവം എങ്ങനെയാണ് മറഞ്ഞിരിക്കുന്നത്? അനുഭവം അനുഭവരൂപത്തിൽ തന്നെ സദാസ്ഥിതി ചെയ്യുന്നു. അങ്ങനെ സ്ഥിതി ചെയ്തിട്ടും അത് മറഞ്ഞിരിക്കുന്നു, ധരിക്കുന്നത് കൊണ്ടാണ് അവിദ്യ, അജ്ഞാനം, ഭ്രമം എന്നെല്ലാം പറയുന്നത്. അത്യന്ത പ്രസിദ്ധമായിരിക്കുന്നത് എന്നുവെച്ചാൽ ഒരു തരത്തിലും മറയാതിരിക്കുന്നതാണ് ബ്രഹ്മവിജ്ഞാനം. അതുകൊണ്ട് തന്നെ അതിനെ നേടുന്നതിന് വേണ്ടി പരിശ്രമത്തിന്റെ ആവശ്യമില്ല. വേണ്ടാത്തതിനെ കളയുന്നതിന് വേണ്ടിയിട്ടാണ് പരിശ്രമങ്ങളെല്ലാം. അതാണ് അവിദ്യ കല്പിത നാമരൂപ വിശേഷാകാര അപഹൃത ബുദ്ധിത്വ അത്യന്ത പ്രസിദ്ധം സുവിജ്ഞേയം ആസന്നതരം ആത്മഭൂതമപി അപ്രസിദ്ധം ദ്രുവിജ്ഞേയം അതിദൂരം അന്യതിവജ പ്രതിഭാതി അവിവേകിന. അവിവേകികളെ സംബന്ധിച്ച് എന്ത് സംഭവിക്കുന്നു? അവിദ്യാകല്പിത നാമരൂപ വിശേഷാകാര അപഹൃത ബുദ്ധിത്വ. ആദ്യം തന്നെ അവനെ സംബന്ധിച്ച് ബ്രഹ്മം അത്യന്തം അപ്രസിദ്ധമാണോ എന്നവൻ ധരിക്കുന്നു. അതാണ് ഇവിടെ അവിദ്യ എന്ന് പറഞ്ഞത്. അതിന്റെ ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കണമെന്നവൻ കരുതുന്നു. ആ ജ്ഞാനത്തെ ആർജിക്കുന്നതിന് വേണ്ടി അവൻ യത്നിക്കുന്നു. ഇതെല്ലാം എന്താണ്? അവനിരിക്കുന്ന അവിദ്യ കൊണ്ടാണ്. അവിദ്യ മാത്രമല്ല, അവിദ്യ കൊണ്ട് കൽപ്പിക്കുന്ന നാമരൂപ വിശേഷാകാരം, അവിദ്യ കൊണ്ട് എന്ന് കൽപ്പിക്കുന്ന നാമരൂപങ്ങൾ, സർവസങ്കല്പങ്ങളും, ശരീരം, മനസ്സ്, ബുദ്ധി, പ്രപഞ്ചം തുടങ്ങിയ സർവസങ്കല്പങ്ങളുമാണ് ഇവിടെ നാമരൂപങ്ങളെന്ന് പറയുന്നത്. ആ നാമരൂപ വിശേഷാകാരങ്ങൾ എന്നുവെച്ചാൽ വേറെ വെവ്വേറെ അനുഭവങ്ങൾ, മനസ്സിനെക്കുറിച്ച്, ബുദ്ധിയെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, ധർമ്മം, അധർമ്മം, ജീവൻ, ഈശ്വരൻ, ബ്രഹ്മം, ഈ പലതരത്തിലുള്ള സങ്കല്പങ്ങൾ, എല്ലാ സങ്കല്പങ്ങളും അവിദ്യാകല്പിതമാണ്. ജീവ ഈശ്വര ജഗത് ഭേദം എന്ന് പറയും. ബ്രഹ്മം എന്നുള്ള സങ്കല്പം പോലും അവിദ്യാകല്പിതമാണ്. ഈശ്വരൻ എന്നുള്ള സങ്കല്പവും അവിദ്യാകല്പിതമാണ്. തന്നെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും അവിദ്യാകല്പിതമായി. അങ്ങനെ അവിദ്യ കൊണ്ട് കല്പിതമായ രൂപവിശേഷാകാരങ്ങൾ, ഓരോരോ അനുഭവങ്ങൾ, അതുകൊണ്ട് അപഹൃത ബുദ്ധിത്വ, അവന്റെ ബുദ്ധി അപഹരിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ ബുദ്ധിയെ ഈ വിശേഷഭാവങ്ങൾ അപഹരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത്യന്ത പ്രസിദ്ധം. വാസ്തവത്തിൽ ഇത് അത്യന്ത പ്രസിദ്ധമാണ്. ബ്രഹ്മമെന്ന് പറയുന്നത്, ആത്മാവെന്ന് പറയുന്നത് ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരു മറ നിന്നിട്ട് അതിനെ അപ്രസിദ്ധമാക്കിക്കളയും. സുവിജ്ഞേയം, അനായാസമായി അറിയേണ്ട ഒന്നാണ്. അങ്ങനെ അറിയുന്നില്ലെങ്കിൽ ഏറ്റവും അനായാസമായി അറിയേണ്ട ഒന്നാണ്. യാതൊരു സംശയവും ഭ്രമവും കൂടാതെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സുവിജ്ഞേയം. അതിന്റെ അറിവിന് വേണ്ടി ചെയ്യുന്ന യാതൊരു യത്നവും അതിന്റെ അജ്ഞാനത്തെ സൃഷ്ടിക്കത്തേ ഉള്ളൂ എന്നാണ്. ആത്മാവിന്റെ അറിവിന് വേണ്ടി ചെയ്യുന്ന ഏതൊരു യത്നവുമാണ് ആത്മാവിന്റെ അജ്ഞാനത്തെ സൃഷ്ടിക്കുന്നത്. ഏറ്റവും ചെറിയൊരു പ്രയത്നം പോലും അതിനെ അറിയുന്നതിന് വേണ്ടി, കാരണം അറിയുന്നതിന് വേണ്ടി പ്രയത്നിക്കണമെങ്കിൽ ആദ്യം എന്ത് ധരിക്കണം? ഇത് അറിയാത്തതാണ് ധരിക്കുന്നത്. അറിയാത്തതെന്ന് പറയുന്നതാണ് അവിദ്യ. എവിടെ അറിയുന്നില്ല എന്നുള്ള ഭാവം വരുന്നു, അത് അവിദ്യയായി. അറിയുന്നില്ല എന്ന് ധരിച്ചു കഴിഞ്ഞാലേ അറിയാൻ വേണ്ടി ജിജ്ഞാസ ഉണ്ടാകത്തുള്ളൂ, പ്രവൃത്തി ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല, സുവിജ്ഞേയമാണ്. അനായാസമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ്. ആസന്ന തരം, അത് ഏറ്റവും അടുത്തുള്ളതാണ്, ഏറ്റവും എളുപ്പത്തിൽ പ്രാപിക്കാവുന്നതാണ്. അതിന് ആസന്ന തരം എന്ന് പറഞ്ഞു. ആത്മഭൂതം, അത് ചിന്തിക്കുന്നവന്റെ തന്നെ സ്വരൂപമാണ്, ചിന്തയുടെ സ്വരൂപമാണ്, എല്ലാത്തിന്റെയും സ്വരൂപമായിരിക്കുന്നു. ആത്മാവെന്ന് വെച്ചാൽ സ്വരൂപം എന്നറിയാം, എന്റെ വാസ്തവസ്ഥിതി. ആത്മാവിനെ അന്വേഷിക്കുന്നവന്റെ വാസ്തവസ്ഥിതി അതാണ്. ആത്മാവിനെ കുറിച്ചുള്ള ചിന്തകളുടെ വാസ്തവസ്ഥിതി അതാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ വാസ്തവസ്ഥിതിയാണ്. അതുകൊണ്ട് ആത്മഭൂതം സർവത്തിന്റെയും വാസ്തവ സ്വരൂപമായിരിക്കുന്നു. അങ്ങനെ വാസ്തവസ്വരൂപമായിരിക്കെ ഇത് അപ്രാപ്യമായ ഒന്നാണ് എന്ന് മനസ്സിൽ തോന്നുക, അതാണ് അവിദ്യ. ഇത് പ്രാപിക്കേണ്ട ഒന്നാണ്, അത് സാക്ഷാത്കാര സ്വരൂപമായിരിക്കും. അങ്ങനെ ഇരിക്കെ പറയുന്നു ഇത് സാക്ഷാത്കരിക്കേണ്ട ഒന്നാണ്, ഇതിനു വേണ്ടി യത്നിക്കണം, പ്രയത്നിക്കണം. അത് അജ്ഞാനത്തിൽ നിന്ന് അവിടെ അജ്ഞാനം തുടങ്ങുന്നു. യദുരുവന്റെ മനസ്സിലാണോ ഇതിനെക്കുറിച്ചുള്ള ജിജ്ഞാസ ഉണ്ടാകുന്നത്, അപ്പോൾ അവൻ അജ്ഞാനത്തിന് അടിമയായി. അജ്ഞാനം നിൽക്കുന്നതുകൊണ്ട് പിന്നെ അവൻ ആ ജിജ്ഞാസയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു, അവൻ അന്വേഷണത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ അന്വേഷണത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അവിദ്യയിൽ നിന്നാണ്. അവിടെ അതിന്റെ ആവശ്യമില്ലെന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട്? അത് ആത്മഭൂതമാണ്, സുവിജ്ഞേയമാണ്, ആസന്നതരമാണ്, അത്യന്ത പ്രസിദ്ധവുമാണ്. ആ തലത്തിലേക്ക് എത്തുമ്പോൾ എന്താണ്, അവിടെ അവനിൽ നിന്നുള്ള അവിദ്യ മാറുന്നു. അവിടെ എത്താത്തിടത്തോളം കാലം അവൻ അവിദ്യയുടെ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും അപ്രസിദ്ധം, ഇത് അപ്രസിദ്ധമാണെന്ന് കരുതുന്നു. ബ്രഹ്മം, ആത്മാവ്, അത് ദുർലഭമായ ഒന്നാണ്, അപ്രസിദ്ധമായ ഒന്നാണെന്ന് കരുതുന്നു. ദുർവിജ്ഞേയം, ഇത് ദുർവിജ്ഞേയമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇതിന് പ്രസിദ്ധം, അപ്രസിദ്ധം, വിജ്ഞേയം, സുവിജ്ഞേയം, ദുർവിജ്ഞേയം എന്ന് രണ്ട് തലങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഗുരുവിനിത് അപ്രസിദ്ധമാണ്, ദുർവിജ്ഞേയമാണ് എന്നുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഇതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളെല്ലാം ചെയ്യുന്നു. വേറൊരു കൂട്ടനാണെങ്കിലോ അത്യന്ത പ്രസിദ്ധം, സുവിജ്ഞേയം എന്നുള്ള തലത്തിൽ നിശ്ചിന്തരായിരിക്കുന്നു. രണ്ടു കൂട്ടരെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിന്റെ പരിശ്രമം ആവശ്യമില്ല എന്നല്ല പറയുന്നത്, അവിവേകികൾക്ക് പരിശ്രമം ആവശ്യമാണ്. അവരേതെല്ലാമോ തരത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കും, അവരുടെ അവിദ്യ നിലനിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ടവർ ഇത് ദുർവിജ്ഞേയമാണെന്ന് കരുതുന്നു. ആദ്യം സുവിജ്ഞേയമായതിന് അതിദൂരം പറയുന്നത് ആസന്നതരം, ഏറ്റവും അടുത്തുള്ളതാണത്. കാരണം തന്റെ തന്നെ സ്വരൂപം എന്ന് പറഞ്ഞതാണ് ആത്മഭൂതം. അപ്പൊ തനിക്കിതിൽ നിന്ന് യാതൊരു അകൽച്ചയില്ല. തനിക്ക് മറ്റുള്ള സർവ്വത്തിൽ നിന്നും അകൽച്ചയുണ്ടാവാം, പക്ഷേ തന്റെ സ്വരൂപത്തിൽ നിന്ന് തനിക്ക് അകൽച്ചയില്ല. പക്ഷെ എന്നാണ് ഇത് അതിദൂരമാണ്, ഇത് ജന്മങ്ങൾ കൊണ്ട് പ്രാപിക്കേണ്ടതാണ് എന്നെല്ലാം ധരിക്കുന്നു. അത് ആത്മഭൂതമാണെങ്കിലും അന്യദിവ, ഇത് മറ്റെന്തോ ഒന്നാണ്, താൻ പ്രാപിക്കേണ്ട ഒന്നാണെന്ന് കരുതുന്നു. പ്രതിഭാതി അവിവേകനാം, ഇതെല്ലാം അവിവേകികൾ. അവിവേകികളുടെ അവസ്ഥ പറയുകയാണ് ഇവിടെ. എന്താണ് അവിദ്യ എന്ന് പറയുന്ന വളരെ ലോലമായ ഒരു മറ, അതാണ് ഇവിടെ ഒരു അവിവേകിക്ക് തടസ്സമായി നിൽക്കുന്നത്. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു, അവൻ എല്ലാ പരിശ്രമങ്ങളെ കൊണ്ടും അവന്റെ തലതിരിഞ്ഞ പരിശ്രമങ്ങളെ കൊണ്ടും ഈ മറയെ അവൻ ദൃഢപ്പെടുത്തുന്നു. ഈ മറയെ അവൻ ദൃഢപ്പെടുത്തുന്നു. എന്നിട്ട് സ്വയം ഇതിൽ നിന്ന് അവന്റെ ജിജ്ഞാസ കൊണ്ട്, അവന്റെ പരിശ്രമങ്ങൾ കൊണ്ട് ഇതിൽ നിന്ന് അവൻ അകന്നകന്ന് പോകുന്നു, എന്നോട് ഒരിക്കലും അടുക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് കർമ്മം കൊണ്ട് സാധ്യമല്ല, യോഗം കൊണ്ട് സാധ്യമല്ല എന്നെല്ലാം പറയുന്നു. ആത്മതത്വത്തിന്റെ നിരൂപണത്തിൽ അവസാനമായി പറയാനുള്ള ഇത് ഒന്നേ ഉള്ളൂ. എന്താണ്? വളരെ ലോലമായിരിക്കുന്ന, വളരെ തുച്ഛമായിരിക്കുന്ന ഒരു മറ നിന്നാണ് ഇതിന്റെ തുടക്കം. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാലോ ഇത് വളരെ ദൃഢമായി തീരും. ഭവന്റെ അന്വേഷണങ്ങളും പരിശ്രമങ്ങളും എല്ലാം വളരെ തീവ്രമാവും. അതിനാൽ ഇവന്റെ അവിവേകത്തിന്റെ ദാർഢ്യമനുസരിച്ചാണ് ഇവന്റെ ശ്രമങ്ങളുടെ എല്ലാം തീവ്രത വർദ്ധിക്കുന്നത്. കൂടുതൽ ശക്തമായി തീവ്രമായി പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? അവന്റെ ഉള്ളിൽ അതി ഗാഠമായിരിക്കുന്നു തമസ് എന്നാണ്. പക്ഷേ മറിച്ചാണെങ്കിലോ ഇത് വളരെ ലോലമാണ്, മൃദുവാണ്, അവിദ്യ. അത് ഒരു നിമിഷം കൊണ്ട് നിസ്സാരമായി നശിക്കേണ്ടതാണ്. പക്ഷെ അതങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞ അവിവേകിന. അപ്പൊ അവനെ സംബന്ധിച്ച് ഇത് ദുർവിജ്ഞേയമായി അതിദൂരമായി അന്യതായി അതിനുവേണ്ടി അവൻ പരിശ്രമിക്കുന്നു. അപ്പൊ ആത്മബോധത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ തത്വത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ രണ്ട് തലങ്ങളെക്കുറിച്ചും പറഞ്ഞു. എന്താണ് ഒന്ന് പറഞ്ഞു? അത്യന്ത പ്രസിദ്ധം, അതാണ് തത്വം. മറിച്ചാണെങ്കിലോ അജ്ഞനത് അപ്രസിദ്ധമായിരിക്കുന്നു. അടുത്ത് പറഞ്ഞു സുവിജ്ഞേയം, മറുഭാഗത്തത് ദുർവിജ്ഞേയമായിരിക്കുന്നു. എന്ന് പറഞ്ഞു ആസന്ന തരം, പറഞ്ഞു അതിദൂരം, അവിവേകിയുടെ അഭിപ്രായം പറഞ്ഞു. പിന്നെ പറഞ്ഞു ആത്മഭൂതം, പറഞ്ഞു അന്യദൈവ. ജീവന്മാരുടെ ഈ രണ്ട് തലത്തിലാണ് നിൽക്കുന്നത്. ഒരു തലത്തിൽ നിൽക്കുമ്പോൾ ആദ്യം പറഞ്ഞവരായി, അവരെയാണ് നമ്മൾ ജ്ഞാനി എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ അവരിൽ സാധാരണക്കാർക്കില്ലാത്ത എന്തോ ഒരു പ്രത്യേക ജ്ഞാനം ഇരിക്കുന്നു, അതുകൊണ്ടാണ് ജ്ഞാനി എന്നുള്ള രീതിയിലല്ല. നമ്മളുടെ കൈവശമില്ലാത്ത ഒരു ജ്ഞാനം ഇരിക്കുന്ന ആളാണ് ജ്ഞാനി എന്നല്ല ഇവിടെ അദ്വൈതത്തിൽ പറയുന്നു. അങ്ങനൊരു പ്രത്യേക സാധനമൊന്നുമില്ല. പിന്നെന്താണ്? അജ്ഞാനിയിലിരിക്കുന്ന ഒന്ന് അവരുടെ കയ്യിൽ എന്താണ്? അവിദ്യ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ അതിനർത്ഥം. ഇവിടെ പറഞ്ഞല്ലോ അവിദ്യാകൽപിതം. ഈ പറയുന്ന അപ്രസിദ്ധമാണ്, ദുർവിജ്ഞേയമാണ്, അതിദൂരമാണ്, അന്യതാണ് എന്നെല്ലാം കൽപ്പിക്കുന്ന ഒരു സാധനമാണ്. അതിനാണ് അവിദ്യ എന്ന് പറയുന്നത്. അതാണെങ്കിലോ അതിതുച്ഛമാണ്. അതിനൊരിക്കലും ജ്ഞാനപ്രകാശത്തിൽ നിൽക്കാൻ കഴിവുള്ള ഇരുട്ട് പോലെ പ്രകാശത്തിൽ അതിന് നിൽക്കാനേ പറ്റുന്നില്ല. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഒരിക്കലും നിലനിൽക്കാൻ കഴിയാത്ത അന്ധകാരം പോലെ ഉള്ള ഒന്ന്. ആ തുച്ഛമായ ഒന്നിനെ ആശ്രയിച്ചിട്ടാണ് ബാക്കി ഇത് സർവവും കൽപ്പിക്കുന്നത്. ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. അവിവേകികൾക്ക് വേണ്ടിയിട്ടാണ് ബാക്കിയെല്ലാം, എല്ലാ പരിശ്രമങ്ങളും എല്ലാ ജിജ്ഞാസകളും എല്ലാ സാധനങ്ങളും എല്ലാം. അതിന്റെ എല്ലാം ആധാരമായിരിക്കുന്ന എന്താണ്? നിസ്സാരമായ തുച്ഛമായ ഈ അവിദ്യാമറയാണ്. അതില്ലാതെ വരുമ്പോൾ അവനെ ജ്ഞാനി എന്ന് പറയുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ബാഹ്യാകാര നിവൃത്ത ബുദ്ധിനാമത്തോ ബാഹ്യാകാര നിവൃത്ത ബുദ്ധി. നേരത്തെ പറഞ്ഞല്ലോ അവിദ്യ അധ്യാരോപണ നിരാകരണം. ആരാണോ അവിദ്യ കൊണ്ട് ആരോപിച്ചിരിക്കുന്നതിനെ നിരാകരിച്ചിരിക്കുന്നത് അതാണ് ബാഹ്യാകാര നിവൃത്ത ബുദ്ധി. ബുദ്ധിനാമത്തോ ലബ്ധ ഗുരുവാത്മപ്രസാദാന. അതെങ്ങനെ സംഭവിക്കുന്നു ഈ ബാഹ്യാകാര ബുദ്ധി നിവർത്തിക്കുന്നത്? ബാഹ്യാകാര ബുദ്ധി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? സുവിജ്ഞേയമായിരിക്കുന്ന ഇതിനെ ദുർവിജ്ഞേയമാണെന്ന് കരുതുക. ആസന്നതരമായിരിക്കുന്ന ഈ തത്വം അതിദൂരമാണെന്ന് കരുതുക. അത് തന്റെ സ്വരൂപമാണെങ്കിലും അത് അന്യതാണെന്ന് കരുതുക. അങ്ങനെ കരുതിപ്പോവുക. അതാണ് ബാഹ്യാകാര ബുദ്ധി എന്ന് പറയുന്നത്. അതില്ലാതായി കഴിഞ്ഞാൽ, ആ ബുദ്ധി ഇല്ലാതായി കഴിഞ്ഞാൽ, അതില്ലാതായാലോ അതെങ്ങനെ ഇല്ലാതാകും? ലബ്ധ ഗുരു ആത്മപ്രസാദാന. ഗുരുപ്രസാദം കൊണ്ടും ആത്മപ്രസാദം കൊണ്ടും അത് രണ്ടും കൊണ്ടും, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടും ആത്മാവിന്റെ അനുഗ്രഹം കൊണ്ടും കാരണം ഇവിടെ ആത്മാവെന്നേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല. എങ്കിലും ഈ തത്വത്തെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരാളൂടെയുണ്ട്, അതാണ് ഗുരു എന്ന് പറയുന്നത്. ഈ തത്വത്തെ ഈ രീതിയിൽ ഗ്രഹിക്കാൻ ഒരുവിനെ പ്രാപ്തനാക്കുന്നവനാണ് ഗുരു. തത്വത്തെ അതിന്റെ തനിമയിൽ മനസ്സിലാക്കണം, അതിന്റെ അനായാസത, അതിന്റെ സരളത അത് ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെടുത്തി തരുന്ന ഗുരു, ആ ഗുരുവിന്റെയും അനുഗ്രഹം കൊണ്ടും ആത്മപ്രസാദം കൊണ്ടും ഇത് സുവിജ്ഞേയമായവൻ, അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നാഥപരം സുഖം സുപ്രസിദ്ധം സുവിജ്ഞേയം സുആസന്നതരമസ്തി. അവനെ സംബന്ധിച്ചെന്താണ് അതപരം, തന്റെ സ്വരൂപത്തിനും നന്യമായി സുഖമായൊരു വസ്തു, സുപ്രസിദ്ധമായ ഒരു വസ്തു, അതിനപ്പുറം അറിഞ്ഞ ഒരു വസ്തു, സുവിജ്ഞേയം അതിനപ്പുറം അനായാസമായി അറിഞ്ഞ ഒരു വസ്തു, സ്വാസന്നതരം അതിനപ്പുറം തന്നോട് അടുത്തിരിക്കുന്ന ഒരു വസ്തു വേറെയില്ല. തഥാചോക്തം മുമ്പ് പറഞ്ഞു പ്രത്യക്ഷ അവഗമം ധർമ്മ്യം. ഇത് പ്രത്യക്ഷ അവഗമമാണ് എന്ന് നേരത്തെ പറഞ്ഞു. ഗീതയിൽ ചർച്ച ചെയ്യുന്നതും ഈശ്വരതത്വത്തെ കുറിച്ചാണ്. ഈശ്വരതത്വം പ്രത്യക്ഷ അവഗമം എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? ഇവിടെ പറഞ്ഞ സുവിജ്ഞേയമായതുകൊണ്ടാണ്, ആസന്നതരമായതുകൊണ്ടാണ്, ആത്മഭൂതമായതുകൊണ്ടാണ് അതിന് പ്രത്യക്ഷ അവഗമം എന്ന് പറഞ്ഞത്. അങ്ങനെ ഇതിനെ ബോധ്യപ്പെടുത്തിയാൽ, അത് ബോധ്യപ്പെടാത്തവന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും. പിന്നീട് പറയുന്ന ജ്ഞാനവും ഭക്തിയും യോഗവും എല്ലാം ഇത്തരത്തിൽ ഗ്രഹിക്കാത്തവന് വേണ്ടിയിട്ടാണ്. ഗുരു ആത്മപ്രസാദം കൊണ്ട് ഇത് ഗ്രഹിച്ചവന് പിന്നീട് ജ്ഞാനത്തിലോ ഭക്തിയിലോ യോഗത്തിലോ ഒന്നും കർത്തവ്യങ്ങളില്ല. ആ മാർഗത്തിലൊന്നും അവന് പ്രവർത്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അവൻ ഈശ്വരനെ ഭജിക്കേണ്ട ആവശ്യമില്ല, ഭക്തനാവേണ്ട കാര്യമില്ല. ശ്രവണ മനന നിധ്യാസനങ്ങൾ ചെയ്ത് ജ്ഞാനം നേടി ജ്ഞാനിയാകേണ്ട കാര്യമില്ല. കർമ്മയോഗം അല്ലെങ്കിൽ ധ്യാനയോഗം ഇങ്ങനെയുള്ള യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിവിടെ പറഞ്ഞു പ്രത്യക്ഷ അവഗമമാണ്. ഇത് പ്രത്യക്ഷ അവഗമമായാൽ മതി. ആ പ്രത്യക്ഷ അവഗമമാകുന്നതിനുള്ള തടസ്സം എന്നാണ് ഇവിടെ പറഞ്ഞത്. അവിദ്യ എന്ന് പറയുന്ന ഒന്ന്. ആ തടസ്സം മാറിയ മാത്രം മതി, അപ്പോൾ ഇത് സുവിജ്ഞേയമായി തീരുന്നു. അതാണ് പരമാർത്ഥം എന്നാണ്. ഈ പരമാർത്ഥത്തെ വെളിപ്പെടുത്തുന്നതാണ് അദ്വൈതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. അതാണ് അദ്വൈതത്തിന്റെ സവിശേഷത. ആ തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാലോ അതുകൊണ്ട് ലോകത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ലോകത്തിന്റെ സ്വഭാവം അനുസരിച്ച് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. അറിയുന്നവനിൽ മാത്രമേ ഉള്ളൂ മാറ്റം. എന്താണ് അവനിരിക്കുന്ന ആ അജ്ഞാനമറ മാറുന്നു. അതാണ് പറയുന്നത് കരതലാമലകം പോലെ തത്വം പ്രകാശിക്കുന്നു എന്നെല്ലാം പറയുന്നതാണ്. അപരോക്ഷമായി പ്രകാശിക്കുന്നു എന്ന് പറയുന്നു അത്. അപരോക്ഷാനുഭൂതി എന്ന് പറയുന്നു ഇതിനെ കുറിച്ച്. പക്ഷേ ആ തത്വത്തെ അങ്ങനെ വെളിപ്പെടുത്തിയാലും വെളിപ്പെടുന്നില്ല. എന്തുകൊണ്ട്? അത് സ്വയം വെളിപ്പെടേണ്ടതായതുകൊണ്ട്. അതാണ് ഗുരു സഹായിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഗുരു അത് വെളിപ്പെടുത്തി തരികയില്ല. ഒരു ഗുരുവിനും ഇതിനെ വെളിപ്പെടുത്തി തരാൻ സാധ്യമല്ല. ഈശ്വരന് പോലും സാധ്യമല്ല. അത് യമദേവൻ തന്നെ പറയുന്നു. നചികേയസിനോട് പറഞ്ഞു പറഞ്ഞു എന്താണ് ഇത്? നിന്നിൽ വെളിപ്പെടേണ്ടതാണ്. അത് സ്വയം പ്രകാശിക്കേണ്ടതാണ്, അല്ലാതെ വേറൊരാള് വെളിപ്പെടുത്തി തരേണ്ട ഒരു കാര്യമല്ല. സ്വയം വെളിപ്പെടേണ്ടുന്നതിനാണ് ഇവിടെ പറഞ്ഞെന്താണ്, ഗുരു ആത്മപ്രസാദം. ഗുരുപ്രസാദവും ആത്മപ്രസാദവും വേണ്ടെന്നല്ല, അത് വേണം. എന്തിനു വേണ്ടി? അത് സ്വയം വെളിപ്പെടുന്നതിന് വേണ്ടി. വെളിപ്പെടുത്താൻ വേണ്ടിയല്ല, വെളിപ്പെടുത്താൻ വേണ്ടി വേറെ ആർക്കും ഒന്നും ചെയ്യേണ്ടതില്ല. അതുകൊണ്ടാണ് പറയുന്നത് ക്രിയ കൊണ്ട് സാധ്യമല്ല, കർമ്മം കൊണ്ട് സാധ്യമല്ല. വേറൊരാൾ പുറത്തു നിന്നിട്ട്, ഒരു ഗുരുവോ മറ്റാരെങ്കിലും പുറത്തു നിന്നിട്ട് നമുക്ക് വേണ്ടി ഇത് വെളിപ്പെടുത്തി തരുന്ന കാര്യമല്ലേ. അതേസമയം ഗുരുവിന്റെ ഈശ്വരന്റെ അനുഗ്രഹം വേണമെന്നാണ്, അത് സ്വയം വെളിപ്പെടുന്നതിന്. അത് അവന് തന്നെ സംഭവിക്കണം. അദ്വൈതത്തെ സംബന്ധിച്ച് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. അദ്വൈതത്തിന്റെ പരമാവധി നിലപാടെന്താണെന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതാണ് ശങ്കരാചാര്യരുടെ മഹത്വം. കരതലാമലകം പോലെ ആ അദ്വൈത തത്വത്തെ വെളിപ്പെടുത്തി എന്നുള്ളതാണ് ശങ്കരാചാര്യരുടെ മഹത്വം. അത് ഇത്തരം ഭാഗങ്ങളിൽ അത് വളരെ വ്യക്തമാണ്. യാതൊരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ അത് വ്യക്തമാണ്. ഇതിനപ്പുറം ഇനി ഈ തത്വത്തെക്കുറിച്ച് മറ്റൊരാൾക്കും ഒന്നും പറയാനുമില്ല, ആരും പറഞ്ഞിട്ടുമില്ല. പരമാവധി പറയാമെന്നുള്ള ഇത്രയുമാണ്. ഈ പറഞ്ഞതിന്റെ വ്യാഖ്യാനമാണ് ഇനി പറയുന്നതല്ല, ഇവിടെ പറഞ്ഞതിന്റെ വ്യാഖ്യാനമാണ്. ഇത് ആവർത്തിച്ചു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റ് രീതിയിൽ പറയുന്നു, മറ്റ് ശൈലിയിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. കേജിത്തു പണ്ഡിതം മന്യാഹ. പക്ഷെ ഈ തത്വത്തെ ഗ്രഹിക്കാത്തവർ, തത്വം ഇത്രയും അനായാസമാണ്, സുഗ്രഹമാണ്, സുവിജ്ഞേയമാണ്, എങ്കിലും സ്വപാണ്ഡിത്യം കൊണ്ട് പാണ്ഡിത്യം തന്നെ അതിന് തടസ്സമായി നിൽക്കുന്നവർ. ഒന്ന്, കേവലമായ അജ്ഞത തടസ്സമായി നിൽക്കുന്നു. സർവത്ര അതാണ് കാണുന്നത്. സാമാന്യ ജീവന്മാരിലെല്ലാം എന്താണ്? അവന്റെ അജ്ഞത തന്നെ അതിന് തടസ്സമായി നിൽക്കുന്നു. അത് സർവ്വസാധാരണമായ കാര്യമാണ്. രണ്ടാമത് ഇതിന് തടസ്സം വരുന്ന എന്താണ്? അവന്റെ അറിവ്. രണ്ടും ഒരുപോലെയാണ് ഇവിടെ. അദ്വൈത ജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടിനും ഒരേ സ്ഥാനമാണ്. എന്താണ്? അറിവില്ലായ്മയ്ക്കും അറിവിനും. അറിവില്ലായ്മ ഇതിന് തടസ്സം നിൽക്കുന്നത് പോലെ തന്നെ അറിവും തടസ്സം നിൽക്കുന്നു. എന്തുകൊണ്ട്? ഈ അറിവെന്ന് പറയുന്നതും അറിവില്ലായ്മയുടെ സൃഷ്ടിയാണ്. അറിവില്ലായ്മയിൽ നിന്നാണ് അറിവുണ്ടാകുന്നത്. നമുക്കറിയാമല്ലോ, അജ്ഞാനികളായിരുന്നു കൊണ്ട് നമ്മൾ ജ്ഞാനം സമ്പാദിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ജ്ഞാനത്തെ സമ്പാദിച്ചു കൂട്ടുന്ന ഇവിടെ നമ്മുടെ അജ്ഞാനത്തിലേക്കാണ് അത് കൂട്ടുന്നത്. കാരണം അതിന്റെ അടിസ്ഥാനം അതാണ്. അറിവില്ലായ്മയുടെ സൃഷ്ടിയാണ് അറിവ്. അത്തരക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, പണ്ഡിതം മന്യാഹ. തന്നെ ഒരാൾ അറിവുള്ളവനാണെന്ന് ധരിക്കുന്നതുകൊണ്ട് അത് അറിവാകത്തില്ല. അവരെന്ത് പറയുന്നു? നിരാകാരത്വാദ് ആത്മവസ്തു ന ഉപയതി ബുദ്ധി, അതോ ദുസ്സാധ്യ സമ്യക് ജ്ഞാനനിഷ്ഠ. ഇത് ഇത്രയും വിശദമായി ഇവിടെ ചർച്ച ചെയ്യുന്നതുകൊണ്ട്, നിഷ്ഠ ജ്ഞാനസ്യ പര എന്ന് ശ്ലോകത്തിൽ വന്നതുകൊണ്ടാണ്. ജ്ഞാനത്തിന്റെ പരമമായ നിഷ്ഠ എന്ന് പറയുന്നത് അതെങ്ങനെ സംഭവിക്കും? കാരണം ആത്മവസ്തു നിരാകാരമാണ്, നിത്യകൊണ്ട് സംസാരിക്കുകയാണ്. അതൊരിക്കലും ബുദ്ധിയെ പ്രാപിക്കത്തില്ല, ബുദ്ധി കൊണ്ട് അതിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദുസ്സാധ്യ സമ്യക് ജ്ഞാനനിഷ്ഠ, ജ്ഞാനാഭ്യാസം അത് സാധ്യമല്ല. ദുസ്സാധ്യം എന്ന് വെച്ചാൽ അസാധ്യം എന്നാണ് പറയുന്നത്. സത്യം നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞത് ശരിയെന്നല്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞതിനും കാര്യമുണ്ട്. എന്താണോ? ഏവം ഗുരു സമ്പ്രദായരഹിതാനാം അശ്രുത വേദാന്താനാം അത്യന്ത ബഹിർവിഷയാസക്ത ബുദ്ധീനാം സമ്യക് പ്രമാണേഷു അകൃതശ്രമാണാം. പറഞ്ഞല്ലോ, അജ്ഞന്മാർ രണ്ടു തരത്തിലുണ്ട്. ഒന്ന് അറിവുള്ളവര് മറ്റൊന്ന് അറിവില്ലാത്തവര്. രണ്ടുപേരെ കുറിച്ചും പറയുന്നു, ഗുരുസമ്പ്രദായരഹിതാനാം, ഗുരുവും സമ്പ്രദായമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഗുരുവുമുണ്ട് അറിവുമുണ്ട്, എന്നാലും ആത്മവിദ്യയുടെ ഗുരുവില്ല, ആത്മവിദ്യയുടെ സമ്പ്രദായവുമില്ല. അത്തരക്കാരെ കുറിച്ചാണ് ആദ്യം പറയുന്നത് ഗുരുസമ്പ്രദായരഹിതാനാം എന്ന് വെച്ചാൽ അദ്വൈത തത്വത്തെ ബോധിപ്പിക്കുന്ന ഗുരുവില്ല, അദ്വൈത സമ്പ്രദായമില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭാഷ്യകാരൻ. അദ്വൈതി ബോധമുള്ള ഗുരുവും അദ്വൈത വിദ്യാ സമ്പ്രദായമില്ലാത്തവര് അശ്രുത വേദാന്താനാം, വേദാന്തം എന്ന് പറയുന്ന ഉപനിഷത്ത് ഉപനിഷത്ത് ശ്രവിച്ചിട്ടില്ലാത്തവർ. ഈ രീതിയിൽ ഉപനിഷത്ത് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്, വേദം പഠിക്കുന്നവരെല്ലാം ഉപനിഷത്ത് ശ്രമിക്കുന്നുണ്ട്, കർമ്മകാണ്ഡികളും ഉപനിഷത്ത് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന തരത്തിൽ തന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന ആത്മവസ്തുവിനെ ഗ്രഹിക്കത്തക്ക രീതിയിൽ ഉപനിഷത്ത് ശ്രമിച്ചവരായിരിക്കണം. അങ്ങനെ അല്ലെങ്കിലോ അത്യന്ത ബഹിർവിഷയാസക്ത ബുദ്ധിന, ബഹിർവിഷയങ്ങളിൽ ആസക്തമായ ബുദ്ധിയോടുകൂടിയായിരിക്കും. ആത്മബോധത്തെ വിസ്മരിക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങളിലും മറ്റനുഷ്ഠാനങ്ങളിലും ഒക്കെ മുഴുകുന്നവരായിരിക്കും. അതാണ് അത്യന്ത ബഹിർവിഷയാസക്ത ബുദ്ധിന സമ്യക് പ്രമാണേഷു അകൃതശ്രമാണാം. സമ്യക് പ്രമാണം ഉപനിഷത്തുകൾ, അതാണ് സമ്യക് പ്രമാണം. അവിടെ ഈ തത്വത്തെ വ്യക്തമാക്കുന്നത്, ആത്മരഹസ്യത്തെ വെളിപ്പെടുത്തുന്ന അവിടെയാണ്, അനായാസമായി വെളിപ്പെടുത്തുന്നതാണ് സമ്യക് പ്രമാണം. അതിൽ അകൃതശ്രമാണാം, അതിൽ ശ്രമിക്കാത്തവർ, പരിശ്രമിക്കാത്തവർ, ഉപനിഷത്തുകളിൽ പരിശ്രമിക്കാത്തവർ. ആത്മബോധത്തെ ഋഷിമാർ സാക്ഷാത്കരിച്ച് വെളിപ്പെടുത്തിയതാണത്. ആത്മബോധത്തെ സ്വാംശീകരിക്കുന്നതിനുള്ള ശരിയായ പ്രമാണമാണ് എന്നുവെച്ചാൽ ഈ ആത്മബോധ സ്വാംശീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അധ്യാരോപണ നിരാകരണം എന്ന് പറഞ്ഞു. അതിനുള്ള ഉപായമാണ്, മുഖ്യമായ ഉപായമാണത്. അവിടെ പരിശ്രമിക്കാത്തവർ. അപ്പോൾ ഇവിടെ ഗുരു സമ്പ്രദായം എന്നെല്ലാം പറയുന്നത് ഇവിടെ വെളിപ്പെടുത്തിയ ആത്മബോധത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് അകൃതശ്രമമാണ്, അവിടെ ശ്രമം നടത്താത്തവർക്ക്. തദ്വിപരീതാനാം തു ലൗകിക ഗ്രാഹ്യഗ്രാഹക ദൈത വസ്തുനി സദ്ബുദ്ധിർ നിതരാം ദുസ്സമ്പാദ്യ. ഇനി അതില്ലാത്ത രണ്ടു കൂട്ടരെയും പറയാണ്. ഒന്ന്, ഗുരുവും സമ്പ്രദായവും ഉണ്ടെങ്കിലും അത് വേണ്ടവണ്ണ രീതിയിലില്ല, മറിച്ച് മൂഢന്മാർ, അവർക്കും ലൗകിക ഗ്രാഹ്യഗ്രാഹക ദ്വൈത വസ്തുനി സദ്ബുദ്ധിർ നിതരാം ദുസ്സമ്പാദ്യ. ആത്മചൈതന്യം വ്യതിരേകീണ വസ്തുവന്തരസി അനുപലബ്ധേഹി. ലൗകിക ഗ്രാഹ്യഗ്രാഹക ദ്വൈത വസ്തുനി, സാധാരണ നമ്മുടെ അനുഭവത്തെക്കുറിച്ച് പറയുന്നു, ലൗകികമായ അനുഭവം. ഈ ജീവിതത്തിൽ ജീവന്റെ ലോകാനുഭവത്തിൽ പ്രസിദ്ധമായിരിക്കുന്നതാണ് ലൗകികം. ഈ ലോകത്തിൽ വിദിതമായിരിക്കുന്നു, സർവത്ര പ്രസിദ്ധമായിരിക്കുന്നു. എങ്ങനെ അത് പ്രസിദ്ധമായിരിക്കുന്നു? ഗ്രാഹ്യഗ്രാഹക ദ്വൈത വസ്തു എന്ന് പറയുന്നു. ദ്വൈതത്തിന് ചുരുക്കി പറയുകയാണ് ഗ്രാഹ്യ ഗ്രാഹക ഭാവത്തിലിരിക്കുന്ന ദ്വൈതം, അഗ്രാഹ്യമായിരിക്കുന്ന വിഷയങ്ങൾ ഗ്രാഹകമായിരിക്കുന്നു താൻ. താൻ സർവത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ദ്വൈതം എന്ന് പറയുന്നത്. ഇതാണ് ലോകവിദിതമായിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത്. ഇതാണ് സർവരുടെയും അനുഭവം. താൻ അറിയുന്നവനായി നിന്നുകൊണ്ട് സർവത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ സദ്ബുദ്ധി, ഇതിൽ സദ്ബുദ്ധി അവന് വരുന്നില്ല എന്നാണ്. ഈ ദ്വൈത വസ്തുവിൽ അവന് സദ്ബുദ്ധി വരുന്നില്ല. എന്നുവെച്ചാൽ ഈ ദ്വൈത വസ്തുവിൽ തന്നെ അവൻ ആത്മനിഷ്ഠനായിരിക്കുന്നു എന്നർ. നിതരാന്തുസമ്പാദ്യ, ദ്വൈതത്തിൽ അവന് സദ്ബുദ്ധി വരുന്നില്ല. എന്തുകൊണ്ട്? ആത്മചൈതന്യം വ്യതിരേകേണ വസ്തു അന്തരസ്യ അനുപലബ്ധി. അവനെ സംബന്ധിച്ച് ആത്മചൈതന്യം വ്യതിരേകമായി മറ്റൊരു വസ്തുവില്ല. ആത്മചൈതന്യത്തെ തന്നെ സ്വയം സാക്ഷാത്കരിച്ചിരിക്കുന്നു. സർവത്ര ആത്മചൈതന്യ വ്യതിരേകമായി ഒന്നിനെയും കാണുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, അവൻ സർവത്തെയും കാണുന്ന എങ്ങനെ? ആത്മചൈതന്യത്തിൽ ആരോപിതമായി കാണുന്നു. ആത്മചൈതന്യത്തെ ആശ്രയിച്ച് സർവവും നിലനിൽക്കുന്നതായി കാണുന്നു. ഇത്രയും ഈ കാണുന്ന ദ്വൈതം അവന്റെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നുള്ള ദ്വൈതം തന്റെ മുമ്പിൽ നിൽക്കുന്നു, പക്ഷെ അത് തന്നിൽ ആരോപിതമായി കാണുന്നു. അതാണ് സാധാരണ പറയുന്നത്. എന്താണ്? ആകാശത്തിൽ നീല നിറത്തെ ആരോപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ആകാശത്തെ നീല നിറത്തെ ആരോപിച്ചിരിക്കുന്നു എന്ന് ആരാ കാണുന്നത്? ആകാശത്തിൽ നിന്നും മാറി ആകാശത്തെയും നീല നിറത്തെയും കാണുന്നവനാണ് കാണുന്നത്. അതുപോലെ അവൻ മറിച്ച് ചിന്തിച്ചു നോക്കുക, ആകാശത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കാണുന്നു. ആകാശം തന്നെ തന്നിൽ ആരോപിച്ചിരിക്കുന്ന നീല നിറത്തെ കാണുന്നു എന്ന് സങ്കല്പിച്ചാലോ? അതാണ് ശരിയായ കാഴ്ച. ആകാശം തന്നിൽ ആരോപിച്ചിരിക്കുന്ന നീല നിറത്തെ കാണുന്നു. അതെങ്ങനെയാ? കാരണം ആകാശത്തിൽ വാസ്തവത്തിൽ നീലരൂപമില്ല. മറ്റൊരാൾ മാറിയെന്നുകൊണ്ട് അത് ആരോപിക്കുകയാണ്. ആകാശത്തിൽ നീലരൂപത്തെ ആരോപിക്കുകയാണ്. ആ ഒരു കാഴ്ചയെ ആകാശം തന്നെ കാണുകയാണെങ്കിൽ, കാരണം അത് കാണുമ്പോൾ ആകാശത്തിന് ബോധ്യപ്പെടുന്ന എന്താണ്? ആകാശത്തിന് സ്വയം അറിയാം. അതുകൊണ്ട് ആകാശതുല്യമായിരിക്കുന്ന, സർവവ്യാപകമായിരിക്കുന്ന ഈ ആത്മവസ്തുവിൽ ആകാശത്തിൽ ആരോപിച്ച നീല നിരത്തെ പോലെ ഈ ഗ്രാഹ്യഗ്രാഹക ദ്വൈത വസ്തുക്കളെ കാണുന്നു. അപ്പൊ തന്റെ സർവവ്യാപകത്വം, തന്റെ സ്വച്ഛത, ഇതെല്ലാം ഇതിനെല്ലാം സാക്ഷാത്കരിച്ചുകൊണ്ട് ബാക്കി ദ്വൈതങ്ങളെല്ലാം കാണുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം എന്താണോ ആകാശം, ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തിന് തന്നെ നിന്ന് വേറിട്ടൊരു നീല നിറത്തെ കാണാൻ പറ്റത്തില്ല. കാരണം അത് പരമാർത്ഥത്തിൽ ഇല്ലാത്തതുകൊണ്ട്. അതുപോലെ എന്താണ് ഇവിടെ പരമാർത്ഥത്തിൽ വസ്തു അന്തരസ്യ അനുപലബ്ധേ. പരമാർത്ഥത്തിൽ മറ്റൊരു വസ്തു അവൻ കാണുന്നില്ല. അന്യമായിട്ടൊന്നിനെ കാണുന്നില്ല. എന്നാൽ കണ്ടാലോ, കണ്ടാലോ അതിനെ കല്പിതമാണെന്ന് തിരിച്ചറിയുന്നു. അതാണ് അതിലൊരിക്കലും വാസ്തവമാണെന്നുള്ള ബുദ്ധി വരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. തഥാച ഏത് ഏവമേവ, യഥാച ഏത് ദൈവമേവ നാന്യഥാ ഇത്യവോചാമ. ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും ഇത് വിശദീകരിച്ചതിന്റെ താല്പര്യം ഇത് തന്നെയാണ്. ആദ്യമായിട്ടും അവസാനമായിട്ടും പറയാനത് ഒന്നേ ഉള്ളൂ എന്ന് പറയുകയാണ്. പക്ഷെ എത്ര പറഞ്ഞാലും ഈ അവിദ്യ മറ അതിരിക്കുന്നിടത്തോളം കാലം ഇത് വെളിപ്പെട്ടില്ല. ഉക്തഞ്ച ഭഗവത, ഭഗവാൻ തന്നെ പറഞ്ഞു. എന്താണ്? യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനേഹേ ഇതി. യസ്യാം ജാഗ്രതി, രണ്ടുപേര് രണ്ട് തരത്തിൽ നിൽക്കുന്നു. ഈ ഭൂതങ്ങളെല്ലാം ജാഗ്രതായിരിക്കുന്നു, പ്രാണികളെല്ലാം ജാഗ്രതായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ലൗകികമായ ഗ്രാഹ്യഗ്രാഹക ബുദ്ധി, അറിയുന്നവനായും അറിയപ്പെടുന്നതായും ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു, എല്ലാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ലൗകികം തുടങ്ങി ആത്മീയം വരെ ചൈതന്യത്തിൽ തുടങ്ങി ജഡം വരെയുള്ള കാര്യങ്ങൾ, ബന്ധവും മോക്ഷവും സർവവ്യവഹാരങ്ങളും നടത്തുന്ന ഒരു തരമുണ്ട്. അവരെന്താണ്? ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, സൃഷ്ടിസ്ഥിതി പ്രളയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, ജീവനെക്കുറിച്ച് ചിന്തിക്കുന്നു, ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുന്നു, ജഗത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇതെല്ലാം എന്താണോ യസ്യാൻ ജാഗ്രതി ഭൂതാനി, ഈ ജീവികൾ ഉണർന്നിരുന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം സത്യമാണെന്ന് കരുതി ചിന്തിക്കുന്നതാണ്. ഉണർന്നിരുന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം സത്യത്തെ ബുദ്ധിയോടുകൂടി ഇത് പരമാർത്ഥമാണ് എന്ന് കരുതി ചിന്തിക്കുകയാണ്. ബന്ധവും മോക്ഷവും പരമാർത്ഥമാണെന്ന് കരുതും. അതാണ് ഗ്രാഹ്യഗ്രാഹക ദ്വൈത ബുദ്ധി എന്ന് പറയുന്നത്. ഈ പരമാർത്ഥ ബുദ്ധിയോടുകൂടിയുള്ള ഈ ഒരു തലം സന്ദിശ പശ്യതോ മുനേഹേ, പശ്യതോ മുനേഹേ. ഈ മുനിയെ സംബന്ധിച്ചിടത്തോളം, ഇതിന്റെ പരമാർത്ഥത്തെ അറിയുന്ന മുനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇങ്ങനെ ഒന്നില്ല, ഈ ഗ്രാഹ്യഗ്രാഹക ബുദ്ധിയില്ല. അതാണ് നിശ എന്ന് പറഞ്ഞത്. നിശ എന്ന് പറഞ്ഞാല് അവിവേകിയോടാണിത് പറയുന്നവന് മനസ്സിലാകത്തത്. കാരണം അവന് പരിചയമുള്ള എന്താണ്? ഇരുട്ടാണ്, നിശയാണ്, അജ്ഞാനമാണ്. അതുകൊണ്ട് അവന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാണ്. അല്ലാതെ മുനിക്ക് നിശയുണ്ടെന്നുള്ള രീതിയിലല്ല, മുനിക്ക് അജ്ഞാനമുണ്ടെന്നുള്ള രീതിയിൽ പറയുന്നതല്ല. നിനക്ക് പരിചയമുള്ള ഈ നിശ, ഈ നിശ പോലെയാണ് നിന്റെ ഈ സർവ്വ അനുഭവങ്ങളും ആ മുനിയെ സംബന്ധിച്ചും. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ മുനിയെ സംബന്ധിച്ച് ഇതൊന്നും അവിടെ ഇല്ല എന്നർത്ഥം. ഇല്ലായ്മേ പരിചയമുള്ളവനോട് അവന്റെ ഭാഷയനുസരിച്ച് പറയുന്നു എന്താണ്? മുനിക്കിത് നിശയാണ്, അല്ലാതെ മുനിക്ക് അജ്ഞാനമുണ്ടെന്നുള്ള അർത്ഥത്തിലാണ്. എന്നുവെച്ചാൽ മുനിയുടെ പ്രകാശത്തിൽ ഇരുട്ടില്ല എന്നാണ് പറയുന്നത്. ഇരുട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? ഇരുട്ടുള്ളവനോട് പറഞ്ഞാലേ മനസ്സിലാവും ഇരുട്ടില്ല. അപ്പോൾ ഇരുട്ടുള്ളവനോട് ഇരുട്ടില്ല എന്ന് പറയേണ്ടി വരുമ്പോൾ ഇരുട്ടിനെ തന്നെ പരാമർശിക്കേണ്ടി വരും. നിഷേധ പരാമർശമെന്ന് പറയും, നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരാമർശം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് മുനിക്കിത് നിശയാണ്. മനസ്സിൽ മുനിക്കും നിശയുണ്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ വാക്കുകൾ കൊണ്ട് വെളിപ്പെടുത്തുമ്പോൾ എന്തോരം വാക്കുകളുടെ പരിമിതികളെ കൂടി സ്വീകരിക്കേണ്ടി വരും. അതാണ് ഇവിടെ ഭാഷ്യക്കാരൻ ഓർമ്മിപ്പിക്കുന്നത്. മുനിയുടെ നിശയെന്ന് പറഞ്ഞ ഇതാണ്. പ്രകാശത്തെക്കുറിച്ച് ഇരുട്ടിലിരിക്കുന്നവനെ കുറിച്ച് ബോധിപ്പിക്കുമ്പോൾ അവന് തികച്ചും അജ്ഞേയമായിരിക്കുന്ന പ്രകാശത്തെ എങ്ങനെ ബോധിപ്പിക്കാൻ പറ്റൂ? ഇരുട്ടിനെ നിഷേധിച്ചിട്ടേ ബോധിപ്പിക്കാൻ പറ്റൂ. എങ്ങനെ ബോധിപ്പിക്കും? നീ കണ്ടുകൊണ്ടിരിക്കുന്ന ഇരുട്ടല്ലാത്തത് ഏതാണോ അതാണ് പ്രകാശം എന്ന് ബോധിപ്പിക്കും. അല്ല, പ്രകാശം എന്ന് പറയുന്നതിനെ വസ്തുനിഷ്ഠമായി ബോധിപ്പിക്കാൻ പറ്റത്തില്ല. പ്രകാശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ജ്വലിക്കുന്നതാണോ തീവ്രമാണോ എന്നൊന്നും പറഞ്ഞ് ബോധിപ്പിക്കാൻ ഒക്കത്തില്ല. കാരണം അവന് പരിചയമുള്ള ഇരുട്ട് മാത്രമാണ്. ഇവിടെ ലൗകിക ഗ്രാഹ്യഗ്രാഹക ദ്വൈത വസ്തുവിലിരിക്കുന്ന ഒരുവനോട് പ്രകാശത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അതിന് ഇരുട്ടിന്റെ ഭാഷ ഉപയോഗിക്കാൻ പറ്റും. ആ ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ച് പറഞ്ഞത്. എന്താണ്? മുനേഹേ നിശ, ഇത് മുനിയുടെ നിശയാണ്. ഇവരൊന്നും അങ്ങനെ ഒരു ഭാഷയിലൂടെ അവനിത് ബോധിക്കാൻ പറ്റുമോ? അതേ ഒരു ഉപായമുള്ളൂ. അതാണ് നേരത്തെ പറഞ്ഞത്. എന്താണ്? ഗുരു ആത്മപ്രസാദാന, ഗുരു ആത്മപ്രസാദമുണ്ടെങ്കിൽ അവൻ ആ ഭാഷയിലൂടെയും ബോധിക്കും. അവനാ ഭാഷ മതി. ആത്യന്തികമായ എന്താണ്? ഇതിനെ നിരുപാധികമായിട്ടാണ് ബോധിക്കുന്നത്. ഏതെങ്കിലും ഒരു ഉപായത്തെ ആശ്രയിച്ചിട്ടല്ല. ലൗകികമായ വിഷയജ്ഞാനത്തിനാണ് ഉപാധികളെ സ്വീകരിക്കേണ്ടി വരുന്നത്. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബാഹ്യമായ കരണങ്ങൾ ഇതൊക്കെ ആശ്രയിച്ചിട്ട് നമ്മൾ ഇതിനാണ് ഉപാധികളെന്ന് പറയും. ലൗകികമായ ഏതൊരു ജ്ഞാനത്തെ ആശ്രയിക്കുന്നതിന് നമ്മൾ ഉപാധികളെ ആശ്രയിക്കേണ്ടി വരും. ഇവിടെ എന്താണ്? എല്ലാ ഉപാധികളെയും നിഷേധിക്കുകയാണ്. എല്ലാ ഉപാധികളെയും നിഷേധിച്ചിട്ട് ശേഷിക്കുന്ന എന്താണോ അതാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ ഭാഷയും അതിന് പര്യാപ്തമാണ്. പക്ഷെ അവിടെ ഇതൊന്നും വേണം. എന്താണ്? ഗുരുവാത്മപ്രസാദം എന്ന് പറയുന്ന ഒന്ന് വേണം. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഭഗവാന്റെ വാക്കിനെ തന്നെ എടുത്തു പറഞ്ഞത്. തസ്മാത് ബാഹ്യാകാര ഭേദബുദ്ധി നിവൃത്തിരേവ ആത്മസ്വരൂപാലംബനെ കാരണം. അതിന് വീണ്ടും പറഞ്ഞ ഭാഗത്തേക്ക് തന്നെ പറയുന്നു. തുടങ്ങിയിടത്തേക്ക് തന്നെ വീണ്ടും പറയണം. ബാഹ്യാകാര ഭേദബുദ്ധി നിവൃത്തിരേവ ആത്മജ്ഞാനം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സമ്പാദിച്ചു വയ്ക്കാൻ ഒരു വസ്തുവില്ല. നമ്മൾ സമ്പാദിക്കുന്ന മറ്ററിവുകളെ പോലെ ഒന്നല്ല. മറിച്ച് എന്താണ്? ബാഹ്യാകാര ഭേദബുദ്ധി നിവൃത്തിയാണ്. ഈ ഗ്രാഹ്യഗ്രാഹക രൂപത്തിലുള്ള ഭേദബുദ്ധി എന്ന് പറയുന്നതാണ്. താൻ അറിയുന്നവനായും തന്റെ അറിവായും താൻ അറിയുന്ന വിഷയങ്ങളായും നിൽക്കുന്ന ഈ ഭേദബുദ്ധി, ഇതിന്റെ നിവൃത്തി, ഇതിന്റെ ഇല്ലായ്മ, അതാണ് ആത്മസ്വരൂപാലംബനെ കാരണം. ആത്മസ്വരൂപാലംബനത്തിന് എന്ന് വെച്ചാൽ നിജസ്ഥിതിക്ക് എന്ന് പറയും. തന്റെ സ്വരൂപസ്ഥിതിക്ക്, തന്റെ സ്വരൂപ അവബോധം എന്ന് പറയും. അതാണ് ആത്മസ്വരൂപാലംബനം എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരവസ്ഥയുണ്ട്. സ്വരൂപ അവബോധം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ആ സ്വരൂപ അവബോധം എന്ന് പറയുമ്പോൾ തന്റെ സ്വരൂപവും ആ സ്വരൂപത്തെ സംബന്ധിച്ചുള്ള ഒരു അവബോധവും എന്ന് പറയുന്ന രണ്ടല്ല. സ്വരൂപം തന്നെ സ്വയം എന്താണ്? അപരോക്ഷ രൂപമാണ്, അവബോധ സ്വരൂപമാണ്. അതിന് കാരണമെന്ന് പറയുന്നത് എന്താണ്? അതിന് വിപരീതമായിരിക്കുന്നതിന്റെ നിവൃത്തി മാത്രമാണ്. എന്തുകൊണ്ടെന്ന്? ഹി ആത്മാ നാമ കസ്യചിത് കദാചിത് അപ്രസിദ്ധ പ്രാപ്യ ഹേയഹ ഉപാധയോ വ. അത് എന്റെ അവസാനമായി പറയുന്നു. ഈ ആത്മാനാമ, ആത്മാവെന്ന് പറയുന്ന ഒന്ന് ഒരുവനെ സംബന്ധിച്ച് ഒരിക്കലും അത് അപ്രസിദ്ധമായ ഒന്നല്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? തനിക്ക് ലോകത്തിന്റെ ഏത് വസ്തുവിനെയും അറിയാതിരിക്കും തന്നെ ഒഴികെ. അതുകൊണ്ടാണ് അത് അപ്രസിദ്ധമല്ല എന്ന് പറയുന്നത്. കസ്യജിത്ന അപ്രസിദ്ധ എന്ന് പറയുന്നതാണ്. അങ്ങനെ ഒരു ജീവനേ ഇല്ല. എന്താണോ ആത്മാവിനെ അറിയാത്തവൻ, അസ്യം നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വിഷയജ്ഞാനം അതില്ല, ശാസ്ത്രജ്ഞാനം ഇല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുകൊണ്ട് നമ്മളത് സമ്പാദിക്കുന്നു, സദാ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അറിയാത്തതിനെ അറിയണം, അറിയാത്ത അറിയുന്നതിന് വേണ്ടി പരിശ്രമിക്കാം, അറിയാത്തതിനെ അറിയുന്നതിൽ തെറ്റുമില്ല. പക്ഷേ ആത്മാവെന്ന് പറയുന്നത് അങ്ങനെ അറിയാത്ത ഒന്നല്ല. ചോദിക്കും, അറിയുന്ന ഒന്നാണോ അത് അറിയുന്ന ഒന്നുമല്ല? എന്നുവെച്ചാൽ നമ്മൾ നിരന്തരം പരിശ്രമിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നുമല്ല, അല്ലെങ്കിൽ യാദൃശ്യമായി നമ്മുടെ അറിവിൽപ്പെടുന്ന ഒന്നുമല്ല. എന്നാൽ അത് അറിയാതിരിക്കുന്നതാണോ, അപ്രസിദ്ധമായ ഒന്നാണോ? അതുമല്ല. പ്രാപ്യം അല്ല അത്. നമ്മൾ ആത്മാവിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു, മോക്ഷത്തെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരാൾ മോക്ഷത്തെ പ്രാപിക്കാൻ വേണ്ടി ജീവിതത്തെ ഒഴിഞ്ഞു വയ്ക്കുന്നു, അതിനുവേണ്ടിയിട്ട് ജപതപങ്ങളെല്ലാം ചെയ്യും. അങ്ങനെ നമുക്ക് പ്രാപിക്കാൻ മറ്റനേകം കാര്യങ്ങൾ കാണും. തപസ്സിലൂടെ പ്രാപിക്കേണ്ട കാര്യങ്ങൾ കാണും, മറ്റ് സാധനകളിലൂടെ പ്രാപിക്കേണ്ട കാര്യങ്ങൾ കാണും, പലതും കാണും. ഉദാഹരണമായി നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കണമെങ്കിൽ അതാകാം മാനസികമായ സിദ്ധികൾ, സമാധി വിശേഷങ്ങൾ, പലതരത്തിലുള്ള സമാധികൾ, സവികൽപ്പം, നിർവികൽപ്പം, സബീജം, നിർബീജം, സാലംബം, നിരാലംബം എന്നെല്ലാം പേരുള്ള നിരവധി സമാധികളെ പ്രാപിക്കാൻ പറ്റും, നിരവധി ലോകങ്ങളെ പ്രാപിക്കാൻ പറ്റും. ഇതെല്ലാം പ്രാപ്യമാണ് ആത്മാവ് ഒഴികെ പ്രാപ്യ. ഒരു പരിശ്രമത്തിലൂടെയും നമുക്ക് കാലദേശങ്ങളെ അപേക്ഷിച്ച് പ്രാപിക്കാവുന്നുള്ളതെന്നല്ല. നമ്മൾ എന്താണ് കരുതുന്നത്? ഇന്ന് പരിശ്രമിക്കുക, നാളെ ഇത് പ്രാപിക്കും. ഇവിടെ കാലത്തെ അപേക്ഷിക്കുന്നു. ഇന്ന് നാളെ എന്നുള്ള ആ കാലത്തിൻ്റെ എണ്ണൽ, കാലത്തെ എണ്ണി നമ്മൾ കാത്തിരിക്കുകയാണ്. ആ ഒരു കാലം വരും ഇതിനെ പ്രാപിക്കുന്ന. അപ്പൊ കാലരഹിതമായിരിക്കുന്ന, തന്റെ സ്വരൂപമായിരിക്കുന്ന സ്വതസിദ്ധമായ വസ്തുവിൽ കാലത്തെ കൽപ്പിച്ചിട്ട് ആ കാലത്തെ ആകുന്ന ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട് ആ കാലത്തിലൂടെ ചിന്തിക്കുന്ന എന്താണ്? ഒരു കാലത്തിൽ നാളെ ഇതിനെ പ്രാപിക്കുമെന്ന് ചിന്തിക്കുന്നു. അതിന് അടിസ്ഥാനപരമായി എന്താണ്? ഭ്രമമാണ്. കാലാതീതമായിരിക്കുന്ന ഒന്നിനെ കാലമെന്ന ഉപായത്തെ അവലംബിച്ചെങ്ങനെ പ്രാപിക്കാൻ പറ്റും? പ്രാപ്യം എന്ന് പറയുമ്പോൾ എന്താണ് പ്രാപിക്കത്തക്കത്? ഭാവിയെക്കുറിച്ച് പറയുകയാണ്. പ്രാപ്തമെന്ന് പറഞ്ഞാൽ ഭൂതത്തെക്കുറിച്ച്, പ്രാപ്യം എന്ന് പറഞ്ഞാൽ ഭാവിയെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഭാവിയെ നിഷേധിക്കുകയാണ്. അങ്ങനെ കാലം കൊണ്ട് പ്രാപിക്കത്തക്കതായ ഒരു ഭാവി ഇതിലില്ല എന്നാണ്. ചിലട് പറയും എന്താണ്? വർത്തമാനത്തിൽ പ്രാപിക്കുമെന്ന്. വർത്തമാനത്തിനും പ്രാപിക്കാൻ നോക്കില്ല. എന്തുകൊണ്ട്? വർത്തമാനവും കാലമാണ്. കാലത്തെ ഭൂത വർത്തമാന ഭാവി എന്ന് പറയുന്ന കാലത്തിൽ ഒരു വ്യത്യാസമില്ല. ഭംഗി വാക്കായിട്ട് ചിലർ പറയും എന്താണ്? ഇത് വർത്തമാനത്തിൽ പ്രാപിക്കേണ്ടതാണ്. കാലാതീതമായ ഒന്നിനെ വർത്തമാനകാലം എന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ പ്രാപിക്കാൻ നോക്കത്തില്ല. വർത്തമാനം എന്ന് പറയുന്ന കാലത്തിനും ഭൂതഭാവി എന്ന് പറയുന്നതിനും യാതൊരു വ്യത്യാസമില്ല. അതിന് കാലത്തെ പരിച്ഛേദിക്കുന്നതാണ്. കാലമെന്ന് പറയുന്നു അനന്തമാണ്, അനാദി അനന്തമായി തുടരുന്നതാണ് കാലം. അപ്പോൾ ആ കാലത്തിന് നമ്മൾ ഉപാധി കൽപ്പിക്കുന്നതാണ്, ഭൂതം വർത്തമാനം ഭാവിയുന്നു. ഇത് മൂന്നും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് എന്താണ്? ഇത് കാലാതീതമാണ്, ഇത് പ്രാപ്തമോ പ്രാപ്യമോ അല്ല. ഹേ ഉപാധേയോ വാ, ചെന്ന് പറയുന്ന എന്താണ്? ത്യജിക്കാം, ത്യാഗത്തിലൂടെ ഇതിനെ നേടാം എന്ന് പറയുന്നു. ത്യാഗം മറ്റു പലതിനും നല്ലതാണ്, പക്ഷേ ആത്മലബ്ധിക്ക് ത്യാഗം സഹായിക്കത്തില്ല. എന്തുകൊണ്ട്? ത്യജിക്കണമെങ്കിൽ എന്തൊക്കെയാണെന്ന് ഇവിടെ പറയും. കാമക്രോധാദികളെ നമുക്ക് ത്യജിക്കാം, ഭൗതികമായതിനെ ത്യജിക്കാൻ പറ്റൂ. കാലദേശങ്ങളെ അപേക്ഷിച്ച് ജീവിക്കുന്ന ഒന്നിനെ നമുക്ക് ത്യജിക്കാൻ പറ്റൂ. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ധാര പുത്രാദികളെയൊക്കെ ത്യജിക്കും. അതെല്ലാം ത്യാഗം അവിടെ നിൽക്കത്തുള്ളൂ, ലൗകികത്തിന്റെ ഉള്ളൂ ത്യാഗം. ആത്മീയത്തിൽ എന്ന് വെച്ചാൽ ആത്മസ്വരൂപത്തിലവിടെ ഹേയം ഇല്ല എന്നാണ് പറയുന്നത്. അവിടെ ഹേയ ഉപാധേയ ശൂന്യമാണ്, ത്യജിക്കാനൊക്കത്തില്ല. അതിന് നേരെ വിപരീതമാണ് ആർജനം ഉപാധേയം. ആത്മാവിൽ ആർജനവും സാധ്യമല്ല, സമ്പാദ്യവും സാധ്യമല്ല. നമ്മൾ കരുതുന്നുണ്ടെന്നാണ്, നമ്മൾ ഒരുപാട് സമ്പാദിച്ചു കൂട്ടുന്നുണ്ട്, പുണ്യത്തെ സമ്പാദിക്കുന്നുണ്ട്, പല നന്മകളെയും നമ്മൾ സമ്പാദിക്കുന്നുണ്ട്. അതെല്ലാം പുണ്യത്തിന്റെയും നന്മകളുടെയും തലത്തിലാണ്. സദ്വൃത്തിയെ നമ്മൾ സമ്പാദിക്കുന്നുണ്ട്, സദാചാരത്തെ സമ്പാദിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സമ്പാദിക്കുന്നുണ്ട്, തപശക്തിയെ സമ്പാദിക്കുന്നുണ്ട്. പറയുന്നു ഇതൊന്നും ആത്മാവിൽ നടക്കില്ല, ലൗകികത്തിൽ ഭൗതികത്തിൽ ഇതൊക്കെ ഉള്ളു. നമ്മൾ എന്ത് ചെയ്യുന്നു? ലൗകികത്തിൽ ആത്മഭിന്നമായ വസ്തുക്കളിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല. അവിടെ പലതിനെയും പ്രാപിക്കുന്നു, അവിടെ പലതിനെയും ത്യജിക്കുന്നു, അവിടെ പലതിനെയും സ്വീകരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ആത്മാവിൽ ആരോപിക്കുന്നു. ഈ ആരോപഭ്രാന്തി ഇതിനെ നിരാകരിക്കാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ എന്താണ് പറയുന്നത്? അപ്രസിദ്ധേ ഹി തസ്മിൻ ആത്മനി അസ്വാർത്ഥ സർവപ്രവൃത്തി വിരുദ്ധ പ്രസജ്ജേരൻ. ആത്മാവിനെ അറിയാതിരുന്നുകൊണ്ട് ആത്മാവിനെ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന സർവപ്രവൃത്തികളും വ്യർത്ഥമാണെന്നാണ് ഇവിടെ പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലാവും. ആത്മാവിനെ അറിയാതിരുന്നുകൊണ്ട് അപ്രസിദ്ധേ ഹി തസ്മിൻ ആത്മനി എന്നുവെച്ചാൽ ആത്മാവിനെ അറിയുന്നതിന് വേണ്ടി അവിവേകി ചെയ്യുന്ന സർവപ്രവർത്തനങ്ങളും അസ്വാർത്ഥ സർവപ്രവൃത്ത വ്യർത്ഥ പ്രസജ്ജരൻ, അത് വ്യർത്ഥമാണ്, യാതൊരു പ്രയോജനമില്ലാന്നു. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല, വേറൊരു രീതി പറഞ്ഞാൽ മനസ്സിലാകും. എന്താണ് പറയുന്നത്? നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന രീതി അതിങ്ങനെയല്ല പറയുന്നു. നമ്മൾ പറയുന്ന എന്താണ്? കർമ്മം കൊണ്ട് ആത്മാവിനെ നേടാനൊക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ സാധാരണ പറഞ്ഞും കേട്ടും വരുന്നതാണ് കർമ്മം കൊണ്ടല്ല എന്ന് നേടേണ്ടത്. ന കർമ്മണ പ്രജയ ധനേന, എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്താ ധരിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന ഈ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കർമ്മങ്ങൾ കൊണ്ട് ഒന്നും ആത്മാവിനെ നേടാൻ പറ്റത്തില്ല, ആ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിച്ചിട്ട് നമ്മൾ ധരിക്കുന്ന എന്താണോ, ആത്മാവിനെ നേടാനായിട്ട് വേറെ ചില കർമ്മങ്ങളുണ്ട്, അത് ചെയ്യണമെന്നാണ്. അതാണ് സ്വാമിയാവുന്നത്. ഇപ്പൊ എന്താ പണി? ഞാൻ ജോലിയൊക്കെ രാജിവെച്ച് പിന്നെ മോക്ഷത്തിന് വേണ്ടിയുള്ള പണിയാണ്, വേറെ കർമ്മമാണ്. ഇവിടെ പറയുന്ന അതിന് രക്ഷയില്ലെന്നാണ്. അതായത് അവിടെയും എന്ത് ചെയ്യുന്നു? ആത്മാവിനെ നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ശ്രമം യത്നം അവിടെയുണ്ട്. പറയുന്നു സർവാപ്രവൃത്തേഹ സർവപ്രവൃത്തികളും വ്യർത്ഥ പ്രസജ്ജേരൻ, സർവവും വ്യർത്ഥമായി തീരും. അജ്ഞനായിരുന്നു കൊണ്ട് ചെയ്യുന്ന സർവപ്രവൃത്തികളുമായി, അത് സ്വാമിയായിട്ടുള്ള പണിയായാലും ശരി അല്ലാത്ത പണിയായാലും ശരി, സർവപണികളും വ്യർത്ഥമാണെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വാമിമാർക്ക് പ്രത്യേകിച്ച് ദിവ്യത്വമൊന്നുമില്ല. അത് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. ആ ഒരു ഭാഗമാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ പ്രവൃത്തികളും പ്രവൃത്തി എന്നുള്ളതാണെങ്കിൽ തുല്യം തന്നെ. അതാണ് അദ്വൈതത്തിന്റെ പരമമായ ആശയം. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? അവിവേകത്തിലാണോ നിൽക്കുന്നത്? അജ്ഞാനത്തിലാണോ നിൽക്കുന്നത്? അവിടെ നിന്നുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും മൂലം അജ്ഞാനമാണ്. കാരണം അജ്ഞാനമാണ്, അതിന്റെ ഫലവും അജ്ഞാനം തന്നെ. അതുകൊണ്ട് സർവപ്രവൃത്തികളും ഇവിടെ വ്യർത്ഥം എന്ന് പറയുന്നു. ഈ ഭാഗം മനസ്സിലായാൽ അദ്വൈതം മനസ്സിലായി എന്നറിയാം. അതാണ് അപ്രസിദ്ധേ ഹി തസ്മിൻ ആത്മനി. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? ആത്മാവ് പ്രസിദ്ധമാകണം, അതാ വേണ്ടത്. ആത്മാവ് പ്രസിദ്ധമായി കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ പറഞ്ഞല്ലോ, എനിക്ക് യാതൊരു പ്രയോജനമില്ല, എന്തെങ്കിലും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലേ. ആത്മപ്രസിദ്ധിയിൽ പ്രവർത്തിക്കും. ഇവിടെ പ്രവൃത്തിയെ നിഷേധിക്കുകയല്ല ചെയ്യുന്നു. ഏത് പ്രവൃത്തിയാകാം എന്നുവെച്ചാൽ അഭ്യുദയത്തിന് വേണ്ടിയും നിശ്രേയസത്തിന് വേണ്ടിയും പ്രവർത്തിക്കാം. രണ്ടു തരത്തിലുള്ള പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ തുടക്കത്തിൽ ഭാഷ്യകാരൻ ഭാഷ്യം രചിച്ചു തുടങ്ങുന്നു. രണ്ടു തരത്തിൽ പ്രവൃത്തിയുണ്ട്, അഭ്യുദയവും നിശ്രേയസം. പക്ഷേ ആ അതിൽ അഭ്യുദയം പോട്ടെ, അതോരോ കാമനകളോടുകൂടി ചെയ്യുന്നതാണ്, മറിച്ച് നിശ്രേയസത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി. ആ പ്രവൃത്തി വേണ്ടെന്നല്ല ഇവിടെ പറയുന്നത്, ആ പ്രവൃത്തി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നതിന്റെ താല്പര്യം അതാണ്. ഈ വാക്യത്തിന്റെ താല്പര്യം, ഈ വാക്യത്തിന്റെ സരളമായ അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നുന്ന അർത്ഥം എന്താണ്? ആത്മാവ് അപ്രസിദ്ധമായിരിക്കുകയാണെങ്കിൽ പ്രവൃത്തികളെല്ലാം വ്യർത്ഥമാകുമെന്നാണ്. ആത്മാവിൽ എന്റെ യഥാർത്ഥ സ്വരൂപത്തെ ബോധിക്കാതെ, അത് തന്റെ സ്വരൂപമാണെന്ന് ബോധിക്കാതെ ആത്മലാഭത്തിന് വേണ്ടി ഒരുവൻ ചെയ്യുന്ന പ്രവൃത്തികൾ, അത് വ്യർത്ഥമാകും എന്നാണ്. എന്നുവെച്ചാൽ ആത്മാവ് അജ്ഞേയമാണ്, അത് പ്രാപ്യമാണ്, പ്രവൃത്തി കൊണ്ട് നേടേണ്ടതാണ്. ഈ തരത്തിലുള്ള അനേകം കൽപ്പനകൾ, ആരോപിതമായ കൽപ്പനകളെ അവലംബിച്ചുകൊണ്ടാണ് ആത്മലാഭത്തിന് വേണ്ടി ഒരു പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൽ അടിസ്ഥാനപരമായ ദശ കൊണ്ടെന്നാണ് പറയുന്നതിൻ്റെ താല്പര്യം. അപ്പോൾ അത് അപ്രസിദ്ധമാണെന്ന് കരുതിയല്ല പ്രവർത്തിക്കേണ്ടത്, അത് പ്രസിദ്ധമാണെന്ന് കരുതി തന്നെ പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ താല്പര്യം. അവിടെയുണ്ട് അത്, നേരത്തെ പറഞ്ഞല്ലോ അത് അതിദൂരമാണ് എന്ന് കരുതിക്കൊണ്ടല്ല, അത് അന്തികമാണെന്ന് കരുതിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കണം. അത് അന്യത്തെന്ന് കരുതി പ്രവർത്തിക്കരുത്, താൻ തന്നെയാണെന്ന് കരുതി പ്രവർത്തിക്കണം. അത് ദുർജ്ഞേയമാണ് എന്ന് കരുതിയല്ല, അത് സുവിജ്ഞേയമാണെന്ന് കരുതി പ്രവർത്തിക്കണം എന്ന് എങ്ങനെ പ്രവർത്തിക്കണമെന്നൂടെ പറയുകയാണ്. അല്ലാതെ ആത്മ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട കാര്യം ഇല്ല എന്നല്ല പറയുന്നു. അപ്രസിദ്ധമായ ഒന്നിനെ വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കരുത് ആത്മബോധത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം എന്ന് പറയുകയാണ്. എന്ന് പറയുമ്പോൾ അയാൾ ആത്മബോധത്തിനോട് അടുക്കുന്നു. അപ്പോൾ അയാളെ സംബന്ധിച്ച് പിന്നെ ശേഷിക്കുന്ന എന്താണ്? പ്രസിദ്ധമായിരിക്കുന്ന ഒന്നിനു വേണ്ടിയുള്ള പ്രവർത്തനം. പ്രസിദ്ധമായ ഒന്നിനു വേണ്ടി പിന്നെ എന്താ പ്രവർത്തനം വേണ്ടത്? അത് പ്രസിദ്ധമായിരിക്കുക തന്നെ അത് അപ്രസിദ്ധമായി അനുഭവപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുക മാത്രമാണ്. പ്രസിദ്ധമായിരിക്കുക തന്നെ അപ്രസിദ്ധമായിരിക്കുന്നു എന്ന് വെച്ചാൽ അപ്രസിദ്ധം പോലെ തോന്നുന്നു. അത് അനുഭവമായിരിക്കുക തന്നെ അത് അനുഭവമല്ലാത്തത് പോലെ തോന്നുന്നു. അവിടെയുള്ള ഒരു ചെറിയ മറ, ആ മറ മാറുക മാത്രമേ ഉള്ളൂ ഇവിടെ. ആ ഒരു മറ മാറേണ്ടത് ഇവിടെ ഉള്ളിൽ നിന്ന് മാറണം, പുറമേ നിന്ന് മാറ്റാൻ ഒക്കത്തില്ല. അത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ഇത്രയും അതിനോട് അടുത്തെത്തിച്ചേരുക, അതാണ്. അതിൽ നിന്നും വളരെ ദൂരെ നിന്ന് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല, അതിനെ സമീപിച്ചിരിക്കുക. എങ്ങനെയാണ്? അത് സ്വയം അപരോക്ഷമായി പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നെങ്കിലും അത് അപ്രസിദ്ധമായി തോന്നുന്നു. ഈ ഒരു തത്വത്തെ ഗ്രഹിക്കുക. ആ ഒരു തത്വത്തെ ഗ്രഹിക്കുമ്പോൾ അയാൾ ആ നിജസ്വരൂപത്തിനോട് അടുത്തെത്തി. ആ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ പ്രവർത്തിക്കാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഇത് അന്യമായ ഒന്നാണ്, ദൂരെയുള്ള ഒന്നാണ്, നേടേണ്ട ഒന്നാണ് എന്നുള്ള ധാരണയിൽ അല്ല ഇതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് എന്നാണ്. അങ്ങനെ ധരിക്കുമ്പോൾ തന്റെ പ്രവർത്തനവും താൻ പ്രാപിക്കേണ്ട സ്ഥാനവും തമ്മിലുള്ള പിന്നെ ദൂരമില്ല, കാലദേശങ്ങൾ കൊണ്ടുള്ള ദൂരം അവിടെ ഇല്ലാതാകുന്നു. അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്രസിദ്ധേ ഹി തസ്മിൻ ആത്മനി അസ്വാർത്ഥ സർവപ്രവൃത്തേഹ വ്യർത്ഥ പ്രസജ്ജീയരൻ. അതുകൊണ്ട് തന്റെ പ്രവൃത്തികൾ വ്യർത്ഥമാകാതിരിക്കണമെങ്കിൽ തന്റെ സ്വരൂപത്തിന്റെ യഥാർത്ഥ സ്ഥിതിയെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. അതെന്താണ്? അതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. നിഷ്ഠാജ്ഞാനസ്യ എന്ന് പറയുന്ന ജ്ഞാനനിഷ്ഠയെക്കുറിച്ച് അതെങ്ങനെയായിരിക്കണമെന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഇവിടെ ഇത്രയും പറഞ്ഞത്. അപ്പം ജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ടി, ജ്ഞാനനിഷ്ഠയ്ക്ക് നിഷ്ഠ എന്ന് പറയുമ്പോൾ ആ ജ്ഞാനത്തിന്റെ അഭ്യാസവും യത്നവും അതിന്റെ പരിസമാപ്തി അടുത്ത് വിശദീകരിക്കും. ആ നിഷ്ഠയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ശരിയായ വിവേകം അവിടെ വേണം. ആ വിവേകത്തിൽ നിന്നുകൊണ്ട് വേണം ആ പ്രവൃത്തി, എന്നാൽ മാത്രമേ ആ പ്രവൃത്തി സഫലമാകത്തുള്ളൂ. അക്കാര്യമാണ് ഇവിടെ വിശദീകരിച്ചത്. അമ്പതാമത്തെ ശ്ലോകത്തിൽ സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ യാപരാ ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യച ശബ്ദാദീൻ വിഷയാം സ്ഥിത്വാ രാഗദ്വേഷോ വിദസ്യ ച വിവിക്തസേവീ ലഘ്വാസി യദവാക്കായ മനസ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ ബ്രഹ്മഭൂതപ്രസന്നാത്മാ നശോചതി നകാംക്ഷതി സമസർവേഷു ഭൂതേഷു ഭക്തിം ലഭതേ പരാം ഭക്ത്യാ മാം അഭിജാനാതി യാവാന്യേച്ഛാസ്മി തത്വതാ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയ മത്പ്രസാദാദവാപ്നോതി ശശ്വതം പദമവ്യയം ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരാ ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്തസ്സതതംഭവമച്ചിത്തസ്സർവദുർഗാണി അപ്രസാദാത്തരിഷ്യസി അഥ ചേത്വമഹങ്കാരാൻ നശ്രോഷ്യസി വിനംക്ഷ്യസി യദഹങ്കാരമാശ്രിത്യ നയോത്യൈതി മന്യസേ മിഥ്യേഷ വ്യവസായസ്ഥേ പ്രകൃതിസ്ത്വാനിയോക്ഷ്യതി സ്വഭാവജേന കൗന്ദേയ നിബദ്ധസ്യേന കർമ്മണാ കർത്തും നേച്ഛസി യന്മോഹാത് പരിഷ്യസ്യവശോഭിതത് ഈശ്വര സർവഭൂതാനാം പ്രദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാദ് ഗുഹ്യതരം മയാ വിമർശ്യൈതദശേഷേണ യഥേച്ഛസി തഥാ കുരു സർവഗുഹ്യതമം ഭൂയാ ശൃണു മേ പരമം വച നിഷ്ഠോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേഹിതം മദ്യാജീമാംസ്കുരു മാമേ വേഷ്യസി സത്യം തേ പ്രതിജ്ഞാനേ പ്രിയോസി മേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാശു ച. ഇതം തേ നാതപസ്ഥായ ഭക്തായ കദാചന ന ച ശുശ്രൂഷവേ വാച്യം ന ച മാം യോഭ്യസൂയതി യൈമം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വപി ദാസ്യതി ഭക്തിം മയി പരാം കൃത്വാ സംശയ നസ്മാൻ മനുഷ്യേഷു കിന്മേ പ്രിയകൃത്തമാ ഭവിത നേ തസ്മാത് അന്യപ്രിയതരോ ഭുവി അധ്യേഷ്യതേ ജയ ഇമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതി ശ്രദ്ധാവാന് അനസൂയശ്ച ശനുയാദപി യോ നര സോപി മുക്തശുഭാൻ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം കച്ചിത് ഏതത് ശ്രുതം പാർത്ത ത്വയേകാഗ്രേണ ചേതസാ കച്ചിത് അജ്ഞാനസമ്മോഹ പ്രനഷ്ടസ്തേ ധനഞ്ജയ അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധാ തത്പ്രസാദാത്മയച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. സഞ്ജയ ഉവാച ഇത്യഹം വാസുദേവസ്യ മഹാത്മന സംവാദമിദമശ്രൗഷം അദ്ഭുതം രോമഹർഷണം വ്യാസപ്രസാദാത് ശ്രുതവാൻ ഏതദ്ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദമിദമിമം അദ്ഭുതം കേശവാർജുനയോ പുണ്യം പശ്യാമി ച മുഹുർമുഹോ തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപം അത്യദ്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ പശ്യാമി ച പുനഃ പുനഃ യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർവിജയോ ഭൂതര് ധ്രുവാ നീ ധർമ്മധർമ്മമാ